ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 41. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവേർഗുണേഹി. ഭാഷ്യകാരൻ പറഞ്ഞു, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇവരുടെ കർമ്മങ്ങൾ വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു, ഗുണങ്ങൾക്കനുസരിച്ചാണെന്ന് പറഞ്ഞു. ശ്ലോകത്തിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരുടെ കർമ്മങ്ങൾ ഗുണങ്ങൾക്കനുസരിച്ച് ആണ്. സ്വഭാവ പ്രഭവേ ഗുണേഹി. അതിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരെന്ന് പറഞ്ഞത്, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്ന് പറയുന്നത് സമസ്ത പദമായിട്ട് ഇവിടെ ചേർത്ത് പറയാത്തത് ശൂദ്രന് വേദം പഠിക്കുന്നതിന് അധികാരമില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടി പറഞ്ഞത്. അത്രയും പറഞ്ഞാൽ കുറച്ചുകൂടി പറയണമല്ലോ. അതുകൊണ്ട് പറഞ്ഞ അതിനെ സംബന്ധിച്ചൊരു ചോദ്യമുണ്ട് ഇവിടെ, അപ്പൊ എനിക്ക് കൂടുതൽ പറയാൻ അവസരം ഉണ്ടാക്കി തരികയാണ്. ശൂദ്രന്മാർ വേദം പഠിക്കുന്നതിന് ശ്രുതി നിഷേധിച്ചിട്ടില്ല എന്ന കാര്യം സ്വാമിജി വ്യക്തമാക്കിയല്ലോ. ശരിയാണ്, ശ്രുതി വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ്? ശൂദ്രായ അച്ച ആര്യായ, ശൂദ്രനും ആര്യനും. കഴിഞ്ഞ ദിവസം ക്ലാസ് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുക, രണ്ടു കൂട്ടർക്കും ഇത് പറഞ്ഞു കൊടുക്കണം. വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിർഭാഗ്യവശാൽ ശങ്കരാചാര്യത് കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടെന്ന് നടിച്ചില്ല. അതുപോലെ സ്ത്രീയുടെ കാര്യത്തിൽ ശ്രുതി എന്താണ് പറയുന്നത്? ആദ്യ ശ്രുതി എന്താണ് പറയാത്തതെന്ന് ഞാൻ പറയാം. അതായത് സ്ത്രീശൂദ്രു വേദം അധീയേതാം എന്നൊരു വാക്യത്തെ പിടിച്ചുകൊണ്ടാണ് സ്ത്രീകൾ വേദം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ സംബന്ധിച്ച് പറയാനില്ല. ശൂദ്രന്റെ തന്നെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ സ്ത്രീയുടെ കാര്യം പറയാനുണ്ട്? അതിനെക്കുറിച്ച് പിന്നെ പറയാനുമില്ല. എന്നാ സ്ത്രീശൂദ്രു വേദം അധീയേതാം എന്ന് പറയുന്ന ഈ ഒരു വാക്യത്തെ എടുത്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേദം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. വേദം മുഴുവൻ ഞാനൊന്ന് പരിശോധിച്ചു നോക്കി. ഇന്ന് കിട്ടുന്ന വേദം, ഇങ്ങനെ ഒരു വാക്യം വേദത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. വേദത്തിൽ അങ്ങനെ ഒരു വാക്യമേ ഇല്ല. പക്ഷെ അത് വേദത്തിലുണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് അതങ്ങനെ പറയുന്നത്. പക്ഷെ അത് പാടില്ല എന്ന് പറയുന്ന ഭാഗങ്ങൾ സ്മൃതികളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം ധാരാളമുണ്ട്. പ്രത്യേകിച്ച് സ്മൃതികളിലാണ്. സ്ത്രീ വേദം പഠിക്കുന്നതിന് ശ്രുതി നിഷേധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതല്ല വ്യാഖ്യാതാക്കൾ നിഷേധിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് തീർത്ഥയാത്ര, വേദപഠനം, സന്യാസം ഇതെല്ലാം സ്മൃതികളിൽ നിഷേധിച്ചിട്ടുണ്ട്, വ്യാഖ്യാതാക്കൾ നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രുതിയിൽ അങ്ങനെ നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല, എന്താണ് വളരെ വ്യക്തമായി ഗാർഗിയുടെ ഉദാഹരണം പറയുന്നുണ്ട്. ഗാർഗി പക്ഷേ ഈ പാരമ്പര്യവാദികൾ, പ്രത്യേകിച്ചും ശങ്കര പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാർ, അവര് സ്ത്രീകൾ വേദം പഠിക്കുന്നതിനെതിരാണ്. സ്ത്രീക്ക് ചൊല്ലാം എന്നുള്ളതിന് ഗാർഗിയുടെ ഒരൊറ്റ ഉദാഹരണം മാത്രം മതി. മഹാപണ്ഡിതന്മാരുടെ ഇടയ്ക്കിരുന്ന് ശാസ്ത്രാർത്ഥവാദം നടത്തി ഗാർഗിയുടെ ആ വാക്കുകൾ വേദമാണ്. അത് പഠിക്കുന്നവർ എന്ന് പറയുന്നു എന്താണോ അത് പാടില്ല, സ്ത്രീ വേദാധ്യയനം ചെയ്യാൻ പാടില്ല അപ്പൊ അതിന് കൂടുതൽ തെളിവിന്റെ ആവശ്യമില്ല. വേറെയും പല ഭാഗങ്ങളുമുണ്ട് ഉപനിഷത്തിൽ തന്നെ. ഒരു ഭാഗത്ത് ഈ ഭാഗം ചൊല്ലുമ്പോ ഇത് ഈ ഭാഗത്ത് ഗർഭിണികൾ ഈ ഭാഗം കേൾക്കരുത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ബാക്കിയുള്ള ഭാഗത്ത് സ്ത്രീകൾക്ക് ഇത് കേൾക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാനുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് അത് ഇത്രയേ ഉള്ളൂ, സ്ത്രീകൾക്ക് വേദപഠനം പാടില്ല എന്ന് വേദത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് സ്ത്രീ ശൂദ്രു അധീയാതാം എന്ന് പറയുന്ന ഇവിടുന്ന് ഒരു വാക്യത്തെ എടുത്തുകൊണ്ട് സ്ത്രീ വേദ അധ്യയനം ചെയ്യാൻ പാടില്ല എന്ന് ഇവർ പഠിപ്പിക്കുന്നുണ്ട്. ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, ഇപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കറിയാം ബാക്കിയുള്ള വായിക്കാം. നമ്മുടെ ആചാര്യന്മാരുടെ അഭിപ്രായം, നമ്മുടെ ആചാര്യന്മാർ മിക്കവാറും എല്ലാവരും തന്നെ സ്ത്രീ പഠിക്കരുതെന്നുള്ള അഭിപ്രായക്കാരാണ് എല്ലാവരും. സ്ത്രീ ശൂദ്രന്മാർ, സ്ത്രീ ശൂദ്രൻ എന്ന് ചേർത്തേ പറയത്തുള്ളൂ. സ്ത്രീ ശൂദ്രന്മാർ, ശൂദ്രനെ പറയുന്നിടത്ത് സ്ത്രീയും വരും. പിന്നെ എവിടെയെങ്കിലും സ്ത്രീയെ വിട്ടിട്ടുണ്ടെങ്കിൽ സ്ത്രീയെ അതിന് പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല, സ്ത്രീ ഒരു ചർച്ചയ്ക്ക് വിഷയമാകുന്നില്ല എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ശാസ്ത്രങ്ങൾ ഇങ്ങനെ വേദം ഒഴികെയുള്ള ഭാഗം സ്ത്രീയെ പരിഗണിച്ചിട്ടില്ല. സ്മൃതികളിൽ വ്യക്തമായും നിഷേധിച്ചിട്ടുണ്ട് സ്ത്രീ പാടില്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട്. വേദത്തിൽ അതില്ല. 9-ാം അധ്യായത്തിൽ പഠിപ്പിച്ചപ്പോൾ സ്ത്രീകളുടെ കാര്യം പിന്നീട് വരുന്ന അധ്യായം, അതെ സ്ത്രീകളുടെ കാര്യം ഇതാണ്. സ്ത്രീയുടെ കാര്യം ചർച്ച ചെയ്യാത്തത് പാപശൂദ്രാധികരണം തന്നെ. അവിടെ ശൂദ്രന് പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ പല പല ഭാഗങ്ങളിലും ഭാഷകാരൻ തന്നെ ശൂദ്രന് പാടില്ല പാടില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട്. സ്ത്രീ ഒരു ചർച്ചയ്ക്കൂടി യോഗ്യമല്ല എന്നുള്ള രീതിയിലാണ് അത് പരാമർശിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാമിജി എങ്ങനെ ശൂദ്രന്റെ കാര്യത്തിൽ ശ്രുതിവാക്യം വ്യക്തമാക്കിയതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിലും പറയണം, ഞങ്ങൾ വിഷമിക്കുമെന്ന് വിചാരിച്ച് പറയാതിരിക്കരുത്. ആരെങ്കിലും വിഷമിക്കുമെന്ന് വിചാരിച്ച് എന്തെങ്കിലും പറയാതിരുന്നെങ്കിൽ ഈ കാര്യമൊന്നും പറയത്തില്ലായിരുന്നു. ഏതീ ശൂദ്രന്റെ കാര്യം, കാരണം ഇത് പറഞ്ഞു തന്നെ ഇപ്പൊ ഒരുപാട് പേർക്ക് ഇവിടെ വിഷമമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ശങ്കരാചാര്യനെ കുറിച്ചുള്ള ഇന്നലെ ഞാൻ ഇവിടുത്തെ ചർച്ച കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഒരാൾ എന്നോട് പറഞ്ഞു ശങ്കരാചാര്യനെ കുറിച്ചുള്ള ബഹുമാനമൊക്കെ പോകുന്നെന്ന്. കാരണം ശങ്കരാചാര്യനെ കുറിച്ചുള്ള ബഹുമാനം പോകാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്തെങ്കിലും കൽപ്പിച്ചുകൂട്ടി പറയുന്നതുമല്ല, എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ പുതിയൊരു കാര്യം ഞാൻ പറയുന്നുണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച്. ഞാൻ പോയി പഠിക്കുന്നതിന് മുമ്പ്, കാശിയിൽ പോയി പഠിക്കുന്നതിന് മുമ്പ് ഞാനും ഈ പൂർവപക്ഷികളുടെ അഭിപ്രായക്കാരം തന്നെയായിരുന്നു. ശങ്കരാചാര്യർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. കാരണം ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ലായിരുന്നു, സംസ്കൃതം പഠിപ്പിച്ചാരും എന്നെ പഠിപ്പിച്ചതുമില്ലായിരുന്നു. ഞാനിതുപോലെ പത്രമൊക്കെ വായിച്ച് വേദാന്തിയാണ് ഇവിടെയൊക്കെ നടന്നത്. അവസാനം കാശിയിൽ പോയി പഠിച്ചപ്പോഴാണ് ഞാൻ ചീത്തയായത്. അല്ലാതെ ഞാനിത് മനഃപൂർവ്വം പറയുന്നതോ അല്ലെങ്കിൽ വികാരഭരിതനായി എനിക്കെന്തെങ്കിലും തിക്ത അനുഭവം ഉണ്ടായതിന്റെ പേര് പറയുന്നൊന്നുമല്ല. കാരണം പഠിക്കാൻ ചെന്നിടത്ത് എനിക്ക് തിക്ത അനുഭവം ഉണ്ടായില്ല. കാരണം എന്നെ പഠിപ്പിച്ച ആള് ഞാൻ ബ്രാഹ്മണനാണെന്ന് കരുതിയ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്നോട് വലിയ വാത്സല്യമായിരുന്നു, അങ്ങനെയാണ് പഠിപ്പിച്ചത്. പിന്നീട് കുറച്ചു കഴിഞ്ഞ മനസ്സിലായി ഇവൻ ശൂദ്രനാണ്. എന്നിട്ടും ആ വാത്സല്യത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. അത് അങ്ങനെ വന്നേ എന്തെന്ന് ഞാനിതൊക്കെ ചോദ്യം ചെയ്തു, ഇതൊക്കെ ശരിയാണോ എന്ന രീതി ചോദ്യം ചെയ്തു മനസ്സിലാക്കി. ഇവൻ ബ്രാഹ്മണനല്ല, ബ്രാഹ്മണനാണെങ്കിൽ ഇത് ചോദ്യം ചെയ്യത്തില്ല. അപ്പൊ ആള് ശൂദ്രൻ തന്നെയാണ്. അപ്പോ എന്നിട്ടും എന്നോട് ഇന്നും ആ ഒരു ഇതിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പൊ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെ പറയുന്നുള്ളൂ. അഭിശൂദ്രാധികരണമായാലും ശരി, ഭഗവത്ഗീത ആയാലും ശരി, അത് ഞാൻ പഠിച്ചത് എങ്ങനെ, ഈ പരമ്പരയിൽ നിന്ന് പഠിച്ചു. അതാണ് സാധാരണഗതിയിൽ. അതിനു മുമ്പും ഞാൻ വേദാന്തം പഠിച്ചിരുന്നു, വിവർത്തനങ്ങൾ വായിച്ചും മറ്റും. അപ്പൊ അവിടെയൊന്നും ഈ കാര്യം പറയുന്നില്ല. അവിടെ എല്ലാവരും ശങ്കരാചാര്യരെ വളരെ പൊക്കിയാ പറയുന്നത്, ജഗദ്ഗുരുവായിട്ടാണ് പറയുന്നത്. അപ്പോ എന്നെ പഠിപ്പിച്ച ഗുരുവും ശങ്കരാചാര്യര് അതിനേക്കാൾ പൊക്കിയാ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് പറയുന്നു? പറയുന്നതിന് കാരണം, ശൂദ്രന് വേദത്തിൽ അധികാരമില്ലാന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശങ്കരാചാര്യരുടെ മഹത്വം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഉള്ളവരെല്ലാം കാൾ കൂടുതൽ ശങ്കരാചാര്യ ബഹുമാനിക്കുന്ന ആളാണ് എന്നെ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചതിൽ നിന്നും ഒരക്ഷരം അനക്ഷരമായിട്ട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്, അതായത് വേദാധികാരം എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് ഞാൻ വൈകാരിക ഭാവത്തിൽ പറയുകയാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പറയുകയാണെന്നോ ഒന്നും ആരും ധരിച്ചു കളയരുത്. എന്നെ പഠിപ്പിച്ച കാര്യങ്ങളെ പറയുന്നു. ഈ ധാരണകൾ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ, ഒന്ന്, ആദ്യം സംസ്കൃതം പഠിക്കണം. രണ്ടാമത് ശങ്കരാചാര്യരുടെ പരമ്പരയിൽ നിന്നിത് പഠിക്കണം. ഇത് രണ്ടും ചെയ്താല് തെറ്റിദ്ധാരണ മാറും. എന്റെ തെറ്റിദ്ധാരണ മാറിയതുപോലെ അല്ല, അതിനപ്പുറം ഇതിനകത്ത് വേറെ യാതൊരു കാര്യങ്ങളുമില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് ശങ്കരാചാര്യരോട് ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ബഹുമാനം തന്നെയാണ്. അതിനൊന്നും യാതൊരു ന്യൂനതയില്ല. ഇത് ശാസ്ത്രീയമായ രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സത്യത്തെ സത്യമായി മനസ്സിലാക്കുക, കാര്യങ്ങളെ ആർജവത്തോടുകൂടി മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് ഞാൻ ഉള്ളതിനുള്ളതുപോലെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറയാതിരുന്നെങ്കിൽ ഇത് ഞാൻ പറയത്തില്ലായിരുന്നു. ഏത് ശൂദ്രന് ഇത് തന്നെ എന്തുകൊണ്ട് പറഞ്ഞു? ഇവിടെ എഴുതി വച്ചിരിക്കുന്നു, ശൂദ്രന് വേദത്തിൽ അധികാരമില്ല. ഇതിങ്ങനെ പറയേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അതിന് അത് വിശദീകരിക്കാതിരിക്കുന്ന എങ്ങനെ? അത് വേദത്തിനെതിരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വേദത്തിൽ അധികാരമില്ല എന്ന് പറഞ്ഞാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതിനെതിര്. അത് പറയുമ്പോൾ ഞാനങ്ങനെ പറയാതിരിക്കും. അത് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുമെന്ന് വിചാരിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റും. ഈ പറഞ്ഞ അസംബന്ധമാണ്. അതിന് ഇപ്പോ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നും എനിക്കറിയാം. ഇതിനെക്കുറിച്ച് ചൂട് പിടിച്ച ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്. ശരി, നിങ്ങൾ ചർച്ച ചെയ്യും. പക്ഷെ ഒരു കാര്യം, വെറുതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ചർച്ച ചെയ്യുന്നെങ്കിൽ അതിനൊന്നും വിദഗ്ധ എടുത്തൊന്ന് വായിക്കണം. വായിക്കാതെ ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ആദ്യ ഭാഷ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഏതൊക്കെ ഭാഗത്താണ് ഉള്ളതെന്നുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ വായിക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഭാഗങ്ങൾ വായിച്ചിട്ട് ചർച്ച ചെയ്യും, അല്ലാതെ വെറുതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് വായിക്കണമെങ്കിൽ അക്ഷരം അറിയണ്ടേ? പിന്നെ എങ്ങനെ വായിക്കും? സംസ്കൃതം പഠിക്കണ്ടേ? അതില്ലാതെ എങ്ങനെ വായിക്കും? അതാണ് അടുത്ത പ്രശ്നം. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ ആദ്യം സംസ്കൃതം പഠിക്കും, എന്നിട്ട് ഭാഷ്യങ്ങൾ സംസ്കൃതത്തിൽ വായിച്ച് മനസ്സിലാക്കും. ആരെങ്കിലും വിവർത്തനം ചെയ്ത് വെച്ചിരിക്കുന്ന വായിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാനത് വായിച്ചിട്ട് ഞാനും ഇത് വേറെ രീതിയിലാണ് ധരിച്ചിരുന്നത്. എനിക്കെന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സംസ്കൃതം പഠിച്ചതുകൊണ്ടുള്ള ദോഷമാണ്. അപ്പോൾ അത് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നതെല്ലാം പൂർവപക്ഷമായിട്ടേ ചിന്തിക്കും, എനിക്കെന്തോ ശങ്കരാചാര്യരോടുള്ള വിരോധം കൊണ്ടാണ് എന്നേ വിചാരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ ഇങ്ങനെയാണ്. എന്റെ മുമ്പിരിക്കുന്ന പുസ്തകത്തിൽ വായിച്ചു പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ബ്രാഹ്മണരായ ആചാര്യന്മാർ എഴുതിയിട്ടുള്ളതാണ്. ഇതിലെല്ലാം ഈ ശൂദ്രനെ അധിക്ഷേപിക്കുന്നതും ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല. വായിച്ച ഇത് തന്നെ ദിവസങ്ങളോളം നീണ്ടുപോകും. അതുകൊണ്ടാണ് അത് വായിക്കാത്തത്. അപ്പൊ ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കി എന്നിട്ട് ചർച്ച ചെയ്യും. അല്ലാതെ വെറുതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു. ഇതിന് എത്രയോ എത്രയോ ഭാഗങ്ങളിലൂടെ വരുന്നുണ്ട്, സ്മൃതികളും പുരാണങ്ങളും ഇവയെല്ലാം. അപ്പോൾ ഈ വിഷയത്തിൽ സ്ത്രീകൾക്ക് വേദ അധ്യയനം ചെയ്യാൻ പാടില്ല. ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചു, സ്ത്രീക്ക് വേദ അധ്യയനം ചെയ്യാൻ പാടില്ല എന്നാണോ അങ്ങയുടെ പരമ്പരയുടെ വിശ്വാസം? തീർച്ചയായിട്ടും ശങ്കര പരമ്പരയിൽ സ്ത്രീകൾക്ക് സന്യാസം കൊടുക്കത്തില്ല, സ്ത്രീക്ക് വേദാധ്യയനം പാടില്ല. പിന്നെ ഗാർഗി, എന്റെ ഗുരുവും ഞാനും സംസാരിച്ച് പറയാണ്, ഗാർഗി വർത്തമാനം പറഞ്ഞതോ വേദത്തിൽ, അതാണല്ലോ വേദമെന്നും പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നത്. പറഞ്ഞു അത് ശരി, പക്ഷേ അത് ഗാർഗി പറഞ്ഞ അത്രയും ഭാഗം ഒഴികെ വേറെ ഒന്നും പഠിക്കാൻ പാടില്ല. എങ്ങനെയുണ്ട്? ഗാർഗി പറഞ്ഞ അത്രയും ഭാഗം വേണമെങ്കിൽ, അങ്ങനെ വാദിക്കാൻ വരികയാണെങ്കിൽ ഗാർഗി സംസാരിച്ച അത്രയും ഭാഗം അത് വേണമെങ്കിൽ പഠിച്ചോട്ടെ സ്ത്രീകൾ, ഒരു കൺസിഷൻ. അപ്പോൾ അത് വാദത്തിന് വേണ്ടിയുള്ള വാദം എന്നുള്ളതല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിവാണല്ലോ, വാചജ്ഞവി സുലഭ എത്രയോ പേരുടെ കാര്യങ്ങൾ പറയുന്നു. വേദവാദിനികളായ ഇനി പാണിനിയുടെ വ്യാകരണം വച്ച് ആചാര്യാണി ഉപാധ്യായി തുടങ്ങിയ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചതിന് എന്താണ്? ഉപാധ്യായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം അഭ്യസിപ്പിക്കുന്ന സ്ത്രീയാണ്. അപ്പൊ വേദം അഭ്യസിപ്പിക്കുന്ന സ്ത്രീയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു, പാണിനി പറഞ്ഞിരിക്കുന്നു, ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പുരായുഗേഷ് നാരീണ മൗഞ്ചി ബന്ധന വിഷയതേ സാവിത്രി വചനം, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി മറ്റ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പറയും, അത് പറഞ്ഞത് അങ്ങ് പഴയ ഏതോ ഒരു കാലത്താണ്, എന്നാൽ ഈ കാലത്ത് സാധ്യമല്ല. പുരായുഗം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്ന് വെച്ചാൽ അത് ഈ കല്പമല്ല, പൂർവ്വ ഏതോ ഒരു കല്പത്തിൽ അതുണ്ടായിരുന്നു, ഈ കല്പത്തിൽ അത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ പൂർവ്വകല്പത്തിലുള്ളത് പുസ്തകങ്ങളൊക്കെ എങ്ങനെ ഇപ്പൊ വന്നു, പ്രളയം വന്നപ്പോൾ അതൊക്കെ നശിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് സംസ്കൃതം പഠിച്ച ശങ്കര പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാരുമായി ഞാൻ വളരെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവർക്കെല്ലാവർക്കും ഇത് തന്നെയാണ് അഭിപ്രായം. കാര്യത്തിൽ വളരെ വാശി പിടിക്കുന്നത് ശങ്കര പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാരാണ്. എന്നാൽ ഇതിനെതിരായിട്ട് ഇത് ശരിയല്ല, സ്ത്രീകൾക്ക് വേദാധ്യയനമാകാം എന്നുള്ളതിന് ഉള്ള പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലെ സന്യാസിമാർ തന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുക, നിർഭാഗ്യവശാൽ സംസ്കൃതത്തിലാണ്. സന്യാസാധികാരത്തെക്കുറിച്ച് ശങ്കരാചാര്യരും ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ വ്യക്തമായി പറയുന്നു, സന്യാസത്തിന് ബ്രാഹ്മണന് മാത്രമേ അധികാരമുള്ളൂ. അതിന്റെ വാർത്ത കേട്ടത് സുരേശ്വരാചാര്യരെ സ്വാമികൾ പറഞ്ഞു, അല്ല ത്രൈവർണികർക്കും അധികാരമുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ പുസ്തകം എഴുതിയിട്ടുണ്ട്, സന്യാസാധികാരത്തെക്കുറിച്ച്. അതിൽ സ്ത്രീകൾക്കും സന്യാസമാകാം എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾക്കറിയില്ലെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ സംസ്കൃത ഭാഷയിൽ തന്നെ ഒരുപാട് നടന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതൊരു പുതിയ വിഷയമാണ്. അത് പുതിയ വിഷയമായത് നമ്മുടെ വിവരക്കേടാണ്, അല്ലാതെ വിഷയത്തെക്കുറിച്ച് ആരും ചർച്ച ചെയ്തിട്ടില്ലാത്തതുകൊണ്ടല്ല. അതുകൊണ്ട് ഇവിടെ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞാണ് ഞാനിത് മനഃപൂർവ്വം ഇങ്ങനെ ഒരു സന്ദർഭം സൃഷ്ടിച്ചതല്ല. ശൂദ്രന് വേദത്തിൽ അനധികാരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അനുസമാധാനം പറഞ്ഞേ പറ്റൂ. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ചോദ്യം വന്നു, ബ്രഹ്മസൂത്രത്തിലെ അപശൂദ്രാധികരണത്തിന്റെ അവസാനത്തെ സൂത്രത്തിൽ ഭാഷകാരൻ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുകൂടി വ്യാഖ്യാനിക്കുന്നു. അതായത് സൂത്രം എന്താണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഈ അഞ്ച് സൂത്രങ്ങളിലും വേദം എന്ന് പറയുന്ന ശബ്ദമോ ശൂദ്രൻ എന്ന് പറയുന്ന ശബ്ദമോ ഇല്ല. അഞ്ച് സൂത്രങ്ങളിലൂടെയും ഭാഷ്യകാരൻ സമർത്ഥിക്കുന്നത് വേദ അധ്യയനത്തിന് ശൂദ്രൻ അധികാരമില്ല എന്നാണ്. അഞ്ചാമത്തെ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ശൂദ്രന് അനുകൂലമായി എന്തോ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ പറയുന്ന എന്താണോ, വിതുര ധർമ്മവ്യാധ പ്രവൃത്തിനാം, ശൂദ്രൻ അനുകൂലമായി പറഞ്ഞിരിക്കുന്ന ഇത്രയാണ്. വിതുരൻ ധർമ്മവ്യാധൻ തുടങ്ങിയവർ, അതായത് അവിടുത്തെ പൂർവപക്ഷം എന്താണ്, ശൂദ്രന് അധികാരമില്ല എന്ന് സമർത്ഥിച്ചു വേദത്തിൽ. ചോദിക്കുന്നു, ധർമ്മവ്യാധൻ ശൂദ്രൻ തുടങ്ങിയ വിതുരൻ തുടങ്ങിയ ജ്ഞാനികൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോ ശൂദ്രന് അധികാരമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചു. ഇതും ഇത് എന്നോട് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭാഷ്യത്തെയാണ് വിശദീകരിക്കുന്നത്, എന്റെ അഭിപ്രായം ഒന്നുമല്ല. പൂർവപക്ഷം ഇതാണ്, വേദത്തിൽ ശൂദ്രന് അധികാരമില്ലെങ്കിൽ വിതുരനും ധർമ്മവ്യാധനയും പോലെയുള്ളവരുടെ കഥ എങ്ങനെ? അപ്പോൾ അതിന് സമാധാനം പറഞ്ഞ എന്താണോ, അവർക്ക് പൂർവജന്മത്തിലെ സംസ്കാരം കൊണ്ട് ഈ ജന്മത്തിൽ ജ്ഞാനമുണ്ടായി, ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മോക്ഷം അവശ്യം ഭാവിയാണ്. ഇത്രയുമാണ് ശങ്കരാചാര്യർ അംഗീകരിച്ചിട്ടുള്ള കാര്യം. അവിടെയും ശൂദ്രന് വേദാധികാരമുണ്ടെന്ന് അംഗീകരിച്ചിട്ടില്ല. അപശൂദ്രാധികരണം എന്തിനു വേണ്ടി, ആർക്ക് മോക്ഷം കിട്ടും മോക്ഷം കിട്ടില്ല എന്നുള്ള വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ശൂദ്രന് വേദാധികാരം ഉണ്ടോ ഇല്ലയോ. അവിടുത്തെ പൂർവപക്ഷം ശൂദ്രന് വേദാധികാരമുണ്ട്, ഒന്നാമത്തെ സൂത്രത്തിന്റെ പൂർവപക്ഷം അതാണ്. സിദ്ധാന്തം എന്താണ്, ശൂദ്രന് വേദാധികാരമില്ല. അപ്പോൾ പൂർവക്ഷി ആഗ്രഹിക്കുന്ന എന്താണോ, ധർമ്മവ്യാധനെയും വിതരനെയും പോലെയുള്ള ശൂദ്രന്മാർ ജ്ഞാനികളായിട്ടുള്ളവരുണ്ട്, അതിന്റെ പേരിലെങ്കിലും ശൂദ്രന് വേദാധികാരം അംഗീകരിച്ചുകൂടെ, അത് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ അവരവിടെ ഉദ്ധരിക്കുന്നു. അല്ല, ശൂദ്രനെ നന്നാക്കാൻ വേണ്ടിയിട്ടോ ശൂദ്രന് എന്തെങ്കിലും ഒരു കൺസിഡർ കൊടുക്കാനോ വേണ്ടിയിട്ടല്ല. വായിച്ചു നോക്കുക, സംസ്കൃതം അറിയാമെന്നുള്ളവർ, അത്രയും മഹത്തുക്കൾ ഉണ്ടായിരുന്നിട്ടും പറയുന്ന എന്താണ്, അവർക്ക് പൂർവ്വജന്മ സംസ്കാരം കൊണ്ട് ജ്ഞാനം ഉണ്ടായെന്നാണ്. എന്നുവെച്ചാൽ അവർ ഈ ജന്മത്തിൽ വേദാധ്യയനം ചെയ്തിട്ടല്ല ജ്ഞാനമുണ്ടായത്, പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ പൂർവ്വജന്മ സംസ്കാരം കൊണ്ട് അവർക്ക് ജ്ഞാനമുണ്ടായി, മോക്ഷമുണ്ടായി എന്നാണ്, അതംഗീകരിക്കുന്നുണ്ട്. എന്നാൽ കൂടിയും ശൂദ്രന് വേദാധികാരം പാടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവിടെ ശൂദ്രനും വേദാധികാരമുണ്ടെന്ന് അഞ്ചാമത്തെ സൂത്രത്തിലും പറയുന്നില്ല. ഒറ്റ വരിയിൽ അവസാനം ഇത്രയും പറഞ്ഞു. അത് സനസ്സുജാതീയത്തിൽ വിദിതർ പ്രത്യേകം പറയുന്നുമുണ്ട്. എന്താണ് പറയുന്നത്? എനിക്ക് ധൃതരാഷ്ട്രോട് പറയുന്നു, എനിക്ക് ഇത്രയേ പറയാൻ പറ്റൂ, ഇതിനപ്പുറം പറയാൻ പറ്റത്തില്ല. ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നതിന് എനിക്ക് അധികാരമില്ല. അതുകൊണ്ട് സനകാദികളെ സ്മരിച്ച് അവരിൽ നിന്നും അവരെ പിന്നെ ഉപദേശിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അവിടെയും വിദുരൻ സ്വയം പറയുന്നുണ്ട്, ഞാൻ ശൂദ്രനാണ്, എനിക്കിത് ഉപദേശിക്കുന്നതിന്, ഗുരുവാകുന്നതിന് എനിക്ക് അധികാരമില്ല എന്ന് പറയുന്നു. ആ സനസ്സുജാതീയത്തിന് ശങ്കരാചാര്യർ ഭാഷ എഴുതി. ശങ്കരാചാര്യർ സനസ്സുജാതീയത്തിന് എന്തിനു ഭാഷ എഴുതി? ഇത് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. എന്താണ്, ശൂദ്രന് ഗുരുവാകാൻ അവകാശമില്ല എന്ന് സ്വയം പറഞ്ഞതുകൊണ്ട്. ഇതെല്ലാം എഴുതുന്ന ആരാണ്? ഇതെല്ലാം എഴുതുന്നത് ബ്രാഹ്മണൻ തന്നെ. ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മഹാഭാരതത്തിലെ സനസ്സുജാതീയത്തിന് ശങ്കരാചാര്യ ഭാഷ എഴുതിയതും എന്തിനു വേണ്ടി? ശൂദ്രന് വേദാധികാരമില്ല, ഗുരുവാകാൻ അധികാരമില്ല. അല്ലാതെ അവിടെയും ഇല്ല. പിന്നെ ഒന്ന് പറയുന്നുണ്ട്, എന്താണ്, ശ്രാവയേ ചതുരോ വർണ്ണാൻ, ശങ്കരാചാര്യം പറയുന്നുണ്ട് നാല് വർണ്ണങ്ങളെയും. ഇത് ശങ്കരാചാര്യർ പറയുന്നതാണ്, നാല് വർണ്ണങ്ങളെയും കേൾപ്പിക്കണമെന്ന്. പുരാണ ഇതിഹാസങ്ങൾ, ഇതും അഞ്ചാമത്തെ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ പറയുന്നതാണ്. പുരാണ ഇതിഹാസങ്ങൾ നാല് വർണ്ണങ്ങളെയും കേൾപ്പിക്കാം, അല്ലാതെ വേദം പാടില്ല, അത് പറയുന്നുണ്ട്. അപ്പൊ പുരാണ ഇതിഹാസങ്ങൾ കേട്ട ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ, പാടില്ല എന്നാണ്. പക്ഷെ അങ്ങനെ പറയുന്നതിന് അബദ്ധമുണ്ട്. കാരണം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമെല്ലാം വേദമന്ത്രങ്ങൾ ആനുപൂർവീ ക്രമത്തിൽ, അതായത് അക്ഷര സ്വരം വിടാതെ അതുപോലെ തന്നെ വരുന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ശൂദ്രൻ വേദം പഠിച്ചു എന്ന് വരും. അത് ശങ്കരാചാര്യർക്ക് പറ്റിയൊരു അബദ്ധമാണ്. കാരണം പുരാണങ്ങളിൽ വേദമന്ത്രങ്ങളെ അതുപോലെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ പുരാണങ്ങൾ കേട്ട് ഞാനും ഉണ്ടായിക്കൊണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് വീണ്ടും ശങ്കരാചാര്യർ എന്താണോ നിഷേധിച്ചത് അത് സിദ്ധമായി. ശൂദ്രന് വീണ്ടും വേദാധികാരം സിദ്ധമായി. കാരണം അവിടെ വേദമന്ത്രങ്ങൾ വരുന്നതുകൊണ്ട്. അതുകൊണ്ട് അപശൂദ്രാധികരണത്തിലെ അഞ്ചാമത്തെ സൂത്രത്തിലും ശൂദ്രന് വേദാധികാരമുണ്ടെന്ന് സമർത്ഥിക്കുന്നില്ല. ഞാൻ അതായത് ജ്ഞാനവും മോക്ഷവും ഒരാൾ നേടിയാൽ പോലും അയാൾ വേദം അധ്യയനം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥമുള്ളത്? ഇനി വേറൊന്നുകൂടെ ചോദിക്കാനുണ്ട്. ശങ്കരാചാര്യര് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ബ്രാഹ്മണനെന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഈ അപശൂദ്രാധികരണത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഭാഷ്യത്തില് വിതരണ എന്തിന് ശൂദ്രനെന്ന് പറഞ്ഞു? വിതരൻ ജ്ഞാനിയല്ലേ, ബ്രാഹ്മണനല്ലേ? ധർമ്മം വ്യാധിനെയും വിതരനെയൊക്കെ എന്തുകൊണ്ട് ശൂദ്രന്മാരുടെ പട്ടികയിൽപ്പെടുത്തി? അപ്പൊ ജന്മനാജാതിയെ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നുള്ളൂ. ഗീതയിൽ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതിയെ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നില്ല. അതിന് തെളിവാണത്. അഞ്ചാം സൂത്രമാണ് ശങ്കരാചാര്യരെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്നത്. അതുവരെയുള്ള സൂത്രങ്ങൾ പോട്ടെ. കാരണം അവിടെ ശങ്കരാചാര്യർ ധർമ്മം വ്യാധിനെയും വിതരണയും ഒക്കെ ശൂദ്രനെന്ന് വിളിച്ചു. പ്രോസിക്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? അവരെല്ലാം ജ്ഞാനികളാണ്, അവരെ ബ്രാഹ്മണനെന്നാണ് വിളിക്കേണ്ടത്. ഇനി എന്ത് വേണം തെളിവ്? അതുകൊണ്ട് ശൂദ്രനോട് യാതൊരു ദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല ശങ്കരാചാര്യർ. അതിനുവേണ്ടി മനുസ്മൃതിയെ കൂട്ടിപ്പഠിച്ചു എന്ന ശരി മനുസ്മൃതി പറഞ്ഞു എന്ന ശൂദ്രായ മതിന്റെ ധ്യാത, ശൂദ്രന് അറിവ് കൊടുക്കരുത്, ബുദ്ധി കൊടുക്കരുത് എന്ന് മനുസ്മൃതി പറഞ്ഞു. ഇതിനെ ശങ്കരാചാര്യർ അപശൂദ്രാധികരണത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ എന്താ പറയുന്നത്? അതുകൂടെ ശ്രദ്ധിക്കണം. മനുസ്മൃതിയിൽ അവന് ധർമ്മം ഉപദേശിക്കരുത്. അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? ശൂദ്രൻ ധനം സമ്പാദിക്കരുത്. അവൻ ധനം സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് ബ്രാഹ്മണന് ദോഷം ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നു. ശൂദ്രൻ ധനം സമ്പാദിച്ചാൽ ബ്രാഹ്മണന് ദോഷം ചെയ്യും എന്ന് പറഞ്ഞ് എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതിന് മുമ്പുള്ള വരിയാ ശങ്കരാചാര്യർ സ്വീകരിച്ച അതിന്റെ തുടക്കമാണ് അറിവ്. അറിവ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ധനം സമ്പാദിക്കും. ധനം സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് ബ്രാഹ്മണന് ദോഷം ചെയ്യും. അപ്പോ ഇതൊക്കെയാണ് ശങ്കരാചാര്യർ. അത് ശങ്കരാചാര്യർ പറഞ്ഞില്ല എങ്കിലും അതിന് മുമ്പുള്ള ഭാഗം പറഞ്ഞു, അതിന്റെ തുടക്കം പറഞ്ഞു. അറിവിൽ നിന്നാണല്ലോ ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചട്ടമ്പി സ്വാമി പറഞ്ഞു, കടസിയിൽ ഇവര് ശൂദ്രൻ ഉണ്ണാൻ പാടില്ല എന്നും വിധിച്ചു കളയും. വേദാധികാര നിരൂപണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം അതും പറയും, ശൂദ്രൻ ഉണ്ണാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശൂദ്രന്മാരെല്ലാം പട്ടിണി കിടന്ന് ചാകത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചില ചോദിക്കും, ഇന്ന് എന്തിനാ സ്വാമി ഇതൊക്കെ പറയുന്നത്? പഴയ കാലത്ത് എഴുതി വെച്ചതല്ലേ എന്ന് ചോദിക്കും. അത് ഇന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട്, ഇവിടെ പറയുന്നതിനും പ്രത്യേകതയുണ്ട്. രണ്ടിനും പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇന്ന് പറയുന്നതിന് കാരണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചാണെങ്കിലും ശങ്കര പരമ്പരയിലെ ആചാര്യന്മാർ ഇന്നും ഇത് ശരിയാണെന്ന് ശങ്കരാചാര്യ എഴുതി വെച്ചതിന്റെ പേരിൽ വിശ്വസിക്കുന്നു. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, കാലം എത്രയോ മാറി, അത് വിശ്വസിക്കുകയും ഇതിന്റെ പേരിലുള്ള അനാചാരങ്ങൾ ഇന്നും പുലർത്തുകയും ചെയ്യും. അതൊന്നും. രണ്ടാമത് പറയുന്നതിന് കാരണം ഇങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് ദ്വിജാതിയിൽപ്പെടാത്ത മഹാത്മാക്കളെ ഇവരൊന്നും അംഗീകരിക്കുന്നില്ല. തെളിച്ചു പറഞ്ഞാൽ അമ്മയെപ്പോലെയുള്ള മഹാത്മാക്കളെ ഈ ശങ്കരാചാര്യന്മാരിന്നും അംഗീകരിക്കുന്നില്ല. പുറമേ ഒരു പക്ഷേ കാശ് കൊടുത്ത് അംഗീകരിക്കും, അത് വേറെ കാര്യം. അതല്ല ഞാൻ പറയുന്നത്. നല്ലൊരു ദക്ഷിണ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കും, അല്ലെങ്കിൽ അവർ ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നില്ല. മഹാത്മാക്കളാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. എന്റെ ഗുരു ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്നില്ല. കാരണം ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ്. എന്താണ്? ദ്വിജാതിയല്ല, അല്ലെങ്കിൽ ബ്രാഹ്മണനല്ല ഈ ഒരു കാര്യത്തിന്റെ പേര്. അപ്പൊ ഇത് ഇത്രയും പ്രത്യക്ഷമായി ഇന്നും നിലനിൽക്കെ ഇത് ശരിയല്ല എന്ന് പറയാതിരുന്നു കഴിഞ്ഞാ എങ്ങനെ പറയാതിരിക്കും? എന്നോട് ചോദിച്ചു, സ്വാമി ഗീതയല്ലേ പഠിപ്പിക്കുന്നത്, പിന്നെ എന്തിനാ ജാതിയെ കുറിച്ച് ഇത്രയൊക്കെ പറയുന്നത്? ഗീതയിൽ ജാതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശങ്കരാചാര്യത് പറഞ്ഞു, ബ്രാഹ്മണ ക്ഷത്രിയ വിശാമെന്ന് ഗീതയിൽ ജാതിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഗീതയിൽ പറയുന്ന വാസ്തവത്തിലുള്ള ജാതി എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ വന്ന വേണ്ടാധീനങ്ങളാണ് ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഇത് രണ്ടും പറഞ്ഞേ പറ്റൂ. ഗീതാകാരൻ ഈ അഭിപ്രായത്തിലല്ല പറയുന്നത്. ഗീതയിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ളതേ പറയുന്നു. ഭാഷ്യത്തിലും വ്യാഖ്യാതാക്കളും പറയുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ശങ്കരാചാര്യർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ധരിക്കുന്നു. ഈ കൂടിയിരിക്കുന്ന ഇവിടെ ഇരിക്കുന്നവർ തന്നെ ധരിക്കുന്നു. അപ്പം അത് എനിക്ക് തിരുത്താതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഞാൻ പഠിച്ചത് എനിക്ക് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ എന്നെ നിങ്ങൾ ഒഴിവാക്കണം. രണ്ടു വഴിയേ ഉള്ളൂ, ഇത് കേൾക്കാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിത് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഇവരെല്ലാം അംഗീകരിക്കട്ടെ. ഗുരുക്കന്മാരെ മഹത്തുക്കളെ എല്ലാവരെയും ഇവർ ജാതിയുടെ പേരിൽ തിരസ്കരിക്കാതെ അംഗീകരിക്കട്ടെ എന്ന് ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ ശങ്കരാചാര്യന്മാരെയും നിങ്ങൾ സമീപിച്ച് ചോദിച്ചു നോക്കുക, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മഹത്തുക്കൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ജാതി നോക്കാതെ ആരും അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല? എന്തുകൊണ്ട് അവർ അംഗീകരിക്കുന്നില്ല? അവരുടെ കുറ്റമല്ല, ഇന്നിരിക്കുന്നവരുടെ കുറ്റമല്ല. ശങ്കരാചാര്യർ ഇത് എഴുതി വെച്ചുകൊണ്ടാണ്. ശങ്കരാചാര്യർ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ശൂദ്രന് വേദത്തിലും അധികാരമില്ല. അതുകൊണ്ടാണ് എന്നുവെച്ചാൽ അംഗീകരിക്കും. ഇനി അവർ അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതുമുള്ള ഭാഗം പറഞ്ഞുതരാം. ഇപ്പോ ശങ്കരാചാര്യർ വിദുരനെ അംഗീകരിച്ചില്ലേ? അംഗീകരിച്ചു. എങ്ങനെ അംഗീകരിച്ചു? ജ്ഞാനിയാണെന്നും മുക്തനാണെന്നും അംഗീകരിച്ചു. അതും മനസ്സിലാക്കണം. ജ്ഞാനിയാണെന്നും മുക്തനാണെന്നും വിദുരനെ അംഗീകരിച്ചു, വ്യാധനെ അംഗീകരിച്ചു. പക്ഷെ അംഗീകരിക്കാത്ത എന്താണ്? ഗുരുവായിട്ട് അംഗീകരിക്കത്തില്ല. ഗുരുവായിട്ട് ഉപദേശം കൊടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അവിടെയാണ് അത്. ആര് പറഞ്ഞിരിക്കുന്നു? ശങ്കരാചാര്യനെ പറഞ്ഞു. അതിനാണ് സനസ്സുജാതിയും വ്യാഖ്യാനിച്ചത്. വിദുരന് ഉപദേശം കൊടുക്കാൻ അർഹനല്ല. എന്തുകൊണ്ട്? ശൂദ്രനാണ്. ശൂദ്രനായതുകൊണ്ട് അത് അംഗീകരിക്കില്ല എന്നാണ്. ആ ഒരു ഭാഗമാണ് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവർ ജ്ഞാനിയാണെന്നും മുക്തനാണെന്നും അത് പൂർവ്വജന്മ സംസ്കാരം കൊണ്ടാണ് അങ്ങനെ ആയത് എന്ന് പറയും. ഒരാള് ജ്ഞാനിയായിട്ടും മുക്തനായിട്ടും അംഗീകരിച്ചാലും ഗുരുവായി അംഗീകരിക്കാതിരിക്കുക ജാതിയുടെ പേരിൽ. ഇതാണ് നമുക്ക് സ്വീകരിക്കാൻ വയ്യാത്ത കാര്യം. എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു? അധ്യയനം അധ്യാപനം എന്ന് പറയുന്നത് ബ്രാഹ്മണന്റെ കർമ്മമാണ്. അധ്യയനത്തിന് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും അധികാരമുണ്ടെങ്കിലും അധ്യാപനത്തിന് ബ്രാഹ്മണന് മാത്രമേ അവകാശമുള്ളൂ. മനുസ്മൃതി പറഞ്ഞിരിക്കുന്നതാണ്, ഗൗതമ സ്മൃതി പറഞ്ഞിരിക്കുന്നതാണ്, ആവസ്തംഭൻ പറഞ്ഞിരിക്കുന്നതാണ്, യാജ്ഞവൽക്യം പറഞ്ഞിരിക്കുന്നതാണ്, ദക്ഷൻ പറഞ്ഞിരിക്കുന്നതാണ്. 18 പേരുടെ പേര് ഞാൻ ഇപ്പൊ കണ്ണടച്ചുകൊണ്ട് പറയാം. ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോ ആ ഇങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് ഗുരുസ്ഥാനമില്ല എന്ന് വെച്ചാൽ ഉപദേശിക്കുന്നതിന് അർഹതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എങ്ങനെ അംഗീകരിക്കുന്നു? ഇത് ഭാഷ്യം എഴുതി സമർത്ഥിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ പറയുന്നില്ല, ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞത്. ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞു, ശിഷ്യൻ ബ്രാഹ്മണൻ ഗുരു ക്ഷത്രിയൻ. അവിടെ ഒരു വരി വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പഠിക്കുന്നവൻ ബ്രാഹ്മണനായതുകൊണ്ട് പഠിക്കുന്നിടത്തോളം കാലം അവനെ ഗുരുവായി തന്നെ കണക്കാക്കണം. അതെന്ത് ന്യായമനുസരിച്ചാണ് എഴുതിയത്? സ്മൃതികളുടെ ന്യായമനുസരിച്ച്. നമ്മളൊരാളടുത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഗുരുവിന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ്, ഞാൻ പഠിക്കുന്ന കാലത്തോളം ഞാൻ ബ്രാഹ്മണനാണ്, എന്നെ നീ ഗുരുവായി കണക്കാക്കണം എന്ന് പറയുന്നതിന് എന്തെങ്കിലും യുക്തിയുണ്ടോ? ഇത് ശങ്കരാചാര്യർ എഴുതിയതാണ്. ഗുരു എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഉപദേശം കൊടുക്കുക. ഗുരു എന്ന് പറയുന്നതിന് പല അർത്ഥമുണ്ട്. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഗുരുവാണ്, മുക്തൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. പക്ഷെ ഗുരു എന്ന് പറയുന്ന ഉപദേശം കൊടുക്കുന്ന ഗുരുവായി സ്വീകരിക്കത്തില്ലെന്നാണ്. ഇതാണ് ഭാഷ്യത്തിൽ സമർത്ഥിച്ചിരിക്കുന്നത്. അതുപോട്ടെ, ഇനി ആ ഒരു ഭാഗം പോയി കഴിഞ്ഞാലും വേദാധികാരത്തിന് ശൂദ്രന് അധികാരമില്ല എന്നാണ്. ഒന്നുകൂടി പറയാം, പറയിച്ചാൽ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഇത് തന്നെ ശാങ്കര ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നീലകണ്ഠാചാര്യരുടെ ഭാഷയുണ്ട്. നീലകണ്ഠാചാര്യരും ബ്രാഹ്മണനായിരുന്നു, പക്ഷെ വിവരമുള്ള ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം അദ്വൈതപരമായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ശങ്കരാചാര്യരുടെ അഭിപ്രായത്തിന് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അതുകൂടെ മനസ്സിലാക്കണം. അതായത് മഹാഭാരതത്തിലൊരു സന്ദർഭമുണ്ട്, നഹുഷൻ ശാപം കൊണ്ട് പെരുമ്പാമ്പായി ഹിമാലയത്തിൽ കിടക്കുമ്പോൾ അവിടെ വെച്ച് ഭീമനെ പിടികൂടി. പഞ്ചപാണ്ഡവന്മാരുടെ വനവാസകാലത്ത് ഭീമനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ധർമ്മപുത്രർ അവിടെ ചെന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പെരുമ്പാമ്പ് നഹുഷൻ പെരുമ്പാമ്പായ നഹുഷൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഭീമനെ വിടാം, അല്ലെങ്കിൽ ഞാൻ ഭീമനെ ഭക്ഷിക്കും. എന്നിട്ട് ആ പെരുമ്പാമ്പ് ധർമ്മപുത്രരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്, ആരാണ് ബ്രാഹ്മണൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് ധർമ്മപുത്രർ പറഞ്ഞ ഉത്തരം ശരിയായിരുന്നു, അതുകൊണ്ട് അതേ ഉള്ളൂ, കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഭീമനെ വിട്ടു എന്നാണ് കഥ. അപ്പോൾ അവിടെ ധർമ്മപുത്രർ പറയുന്നത്, ബ്രാഹ്മണൻ ജന്മം കൊണ്ടല്ല, മറിച്ച് ശാന്തി ദാന്തി തുടങ്ങിയ ഗുണങ്ങൾ കൊണ്ടാണ് ഒരുവനെ ബ്രാഹ്മണനാണെന്ന് നിർണയിക്കേണ്ടത്. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗുണങ്ങളനുസരിച്ച് വേണം ബ്രാഹ്മണൻ നിർണയിക്കേണ്ടത്. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇന്ന് കാണുന്ന ബ്രാഹ്മണനിൽ ഈ ഗുണങ്ങളില്ലെങ്കിലോ? പറഞ്ഞ് സംശയമില്ല, അവൻ ശൂദ്രനാണോ? മഹാഭാരതം എടുത്ത് വായിച്ചു നോക്ക്. അപ്പോൾ ചോദിക്കും, അപ്പോൾ ഇന്ന് കാണുന്ന ശൂദ്രനിൽ ഈ ഗുണങ്ങളുണ്ടെങ്കിലോ? പറയുന്നു, അവൻ ബ്രാഹ്മണനാണോ? വ്യക്തമായി പറയും, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനിൽ ഈ ഗുണം കാണുന്നില്ലെങ്കിൽ അവൻ ശൂദ്രൻ തന്നെയാണ്. ശൂദ്രകുലത്തിൽ ജനിച്ചവനിൽ ഈ ഗുണം കാണുന്നുണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനാണ്. അതിനനുസരിച്ചായാണെങ്കിലും ശൂദ്രകുലത്തിൽ ജനിച്ചവനിൽ ഈ ഗുണം കാണുന്നുണ്ടെങ്കിൽ വേദാധ്യയനം അവനാകാമല്ലോ. പക്ഷെ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നില്ല, അവന് പൂർവ്വ സംസ്കാരം കൊണ്ടേ ഞാനും ഉണ്ടാവൂ, വേദാധ്യയനം ചെയ്തുണ്ടാവാൻ പാടില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ സർപ്പ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണനെ നിർണയിക്കുന്ന കാര്യം പ്രയാസമാണല്ലോ. കാരണം ഒരു കുലത്തിൽ പിറന്നവന് ആ ഗുണങ്ങളില്ലെങ്കിൽ ബ്രാഹ്മണനാണെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് പറയുന്ന മറുപടി വളരെ രസകരമാണ്. അങ്ങനെ ധർമ്മപുത്രർ പറയുന്നത്, ഓർക്കണം മഹാഭാരതത്തിന്റെ കാലഘട്ടത്തിലാണ്, ഈ ബ്രാഹ്മണനെ നിർണയിക്കുന്ന വലിയ പ്രയാസമാണ്. കാരണം വർണ്ണസങ്കരം സംഭവിച്ചു പോയി എന്നാണ്. വർണ്ണസങ്കരം അതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. അത് മഹാഭാരതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. വർണ്ണസങ്കരം സംഭവിച്ചു പോയതുകൊണ്ട് ബ്രാഹ്മണനെ നിർണയിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് എന്നാ പറയുന്നു. അതെങ്ങനെ? ഭാരതവും സ്മൃതികളൊക്കെ നോക്കി അറിയാം. കാരണം ഈ നാല് വർണ്ണക്രമങ്ങളെക്കാൾ കൂടുതൽ ജാതികൾ പറമയുണ്ട്, വർണ്ണബാഹ്യന്മാര്. ഇതെങ്ങനെയുണ്ടായി? മനുസ്മൃതിയിലായാലും യാജ്ഞവൽക്യ സ്മൃതിയിലായാലും ഗൗതമ സ്മൃതിയിലായാലും ദക്ഷന്റെ സ്മൃതിയിലായാലും എല്ലാം ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന എന്താണ്? ബ്രാഹ്മണന പുരുഷന് ശൂദ്ര സ്ത്രീയിലുണ്ടായാൽ, ശൂദ്ര പുരുഷന് ബ്രാഹ്മണ സ്ത്രീയിലുണ്ടായാൽ, ബ്രാഹ്മണന് ക്ഷത്രിയ സ്ത്രീയിൽ സന്താനമുണ്ടായാൽ, ഇങ്ങനെ പറയുന്നുണ്ട് നൂറുകണക്കിന് ജാതികളെക്കുറിച്ച്. അപ്പോൾ ഈ വർണ്ണസങ്കരം വന്ന് ഏതാണ് ബ്രാഹ്മണനെന്ന് നിർണയിക്കുന്നത് പ്രയാസമാണെന്ന് മഹാഭാരത കാലത്തിൽ തന്നെ പറയുന്നു. എന്നിട്ടാണ് ഇവിടെ ശങ്കരാചാര്യർ പറയുന്നത്, എന്താണ്, ശൂദ്രന് വേദാധ്യയനം പാടില്ല. ഇതിന് വാശി പിടിക്കുന്നു. നീലകണ്ഠാചാര്യർ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നു, ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശങ്കരാചാര്യർ പറഞ്ഞതിനെ പറയുന്നുണ്ട്. ശങ്കരാചാര്യർ ശൂദ്രന് വേദാധികാരമില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിയായ തത്വം എന്താണ്? ഗുണങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ ബ്രാഹ്മണത്വം ക്ഷത്രിയത്വം ഇതൊക്കെ നിർണയിക്കുന്നത് തന്നെയാണ്. അത് തന്നെയാണ് ശരിയായിട്ടുള്ളത്. ഗീതയിൽ ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഗുണങ്ങളനുസരിച്ചാണ് ബ്രാഹ്മണൻ. ഇത് നോക്കുക, ഇത് വളരെ പ്രാചീനനായ അദ്വൈതിയായ ഒരു ആചാര്യൻ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ആ പരമ്പരാഗതമായ ചിന്താഗതിയിൽ നിന്നും മാറി ചിന്തിച്ച അപൂർവം പേരുണ്ട്. പക്ഷെ അതും ഇന്നുള്ള ആചാര്യന്മാരത് സ്വീകരിക്കുന്നില്ല. അത് അദ്ദേഹം വളരെ വിശദീകരിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഗുണങ്ങളുള്ളവർക്ക് സ്വീകരിക്കാമെന്ന് ഇവിടെ ഒരാചാര്യൻ എന്തായാലും അത് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ദയാനന്ദ സരസ്വതി അംഗീകരിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യനെ വളരെ നിശിതമായി വിമർശിച്ച ആളാണ് ആര്യമതസ്ഥാപകൻ ദയാനന്ദ സരസ്വതി. ഇക്കാര്യത്തിൽ ശങ്കരാചാര്യ അദ്വൈതത്തെ പോലും നിഷേധിക്കാൻ കാരണം ഒരുപക്ഷെ ഇതായിരിക്കും. ദയാനന്ദ സരസ്വതി എന്തു പറയുന്നു? അല്ല, എല്ലാ ബ്രാഹ്മണരും ശങ്കരാചാര്യ പക്ഷത്തിലൊന്നുമല്ല. ആര്യായ ച ശൂദ്രായ എന്ന് പറയുന്ന വാക്യത്തെ എടുത്തുകൊണ്ട് ഇത് എല്ലാവർക്കും പഠിക്കാമെന്ന് പറയുന്നു. എന്താ, ദയാനന്ദ സരസ്വതിക്ക് സംസ്കൃതം അറിയത്തില്ലായിരുന്നു. ദയാനന്ദ സരസ്വതിയും വേദത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ശങ്കരാചാര്യരെക്കാൾ വേദത്തോട് പ്രതിപത്തി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ദയാനന്ദ സരസ്വതി. അദ്ദേഹം എന്തുകൊണ്ട് മറിച്ചെഴുതി ശൂദ്രന് ഉപനയനം ചെയ്യിക്കാം, ഏത് വർണ്ണത്തിൽപ്പെട്ടവനായാലും അവന് ഉപനയനം ചെയ്യാം, വേദാധ്യയനം ചെയ്യാം എന്നുകൊണ്ട് ദയാനന്ദ സരസ്വതി എഴുതി? അപ്പൊ വേദത്തെ സംരക്ഷിക്കണമെങ്കിൽ ഇതൊക്കെ എഴുതി വെച്ചാലേ പറ്റൂ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ശങ്കരാചാര്യ തന്നെ ഇത് പാടില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം ശൂദ്രന് ഉപനയനം ചെയ്യാൻ അവകാശമില്ലെന്നാണ് അതിന് കാരണം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ശൂദ്രനായ ധർമ്മവ്യാധനം മറ്റും പൂർവ്വജന്മത്തിലെ സംസ്കാരം കൊണ്ട് ജ്ഞാനിയായെന്ന് പറയുന്നത്. കാരണം ഈ ജന്മത്തിൽ അവർക്ക് ഉപനയനത്തിന് അവകാശമില്ല, അവകാശമില്ലാത്തതുകൊണ്ട് പൂർവ്വജന്മത്തിലങ്ങ് ഉപനയനം ചെയ്ത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ദയാനന്ദ സരസ്വതി അതല്ല പറഞ്ഞിരിക്കുന്നു. ആര്യമതസ്ഥാപകൻ വൈശോദ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ആർക്ക് ഉപനയനം ചെയ്യാം? അത് ശൂദ്രനായാലും ശരി, ബ്രാഹ്മണനായാലും ശരി. പിന്നെ അവസാനം എല്ലാവർക്കും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുന്നത് മനീഷാവഞ്ചകമാണ്. അവസാനത്തെ കച്ചിത്തുരുമ്പ് അവശൂദ്രാധികരണത്തിൽ പറഞ്ഞിട്ടുള്ള കൂടുതലൊന്നും മനീഷാവഞ്ചകത്തിൽ പറഞ്ഞിട്ടില്ല. അവശൂദ്രാധികരണത്തിൽ അവസാനം എന്താണ് പറഞ്ഞത്? ശൂദ്രന് വേദത്തെ നിഷേധിച്ചിട്ട് ധർമ്മം വ്യാധനും ഇതരരും മറ്റും ജ്ഞാനികളും മുക്തന്മാരുമാണെന്ന്. ശൂദ്രന്മാരായിരുന്നിട്ട് കൂടി വേദാധികാരം ഇല്ലാതിരുന്നിട്ട് കൂടി ഇതേ ഇതിന് മനുഷ്യാവഞ്ചകത്തിനും പറയുന്നു. ഇക്കാര്യം ശങ്കരാചാര്യർ അംഗീകരിക്കുന്നുണ്ട്. എന്താണോ ശൂദ്രനും വ്യാധനും എല്ലാം ജ്ഞാനിയാകാം മുക്തനാകാം. ഞാനീ പറയുന്നത് ഒരിക്കലും ബ്രാഹ്മണ വിദ്വേഷം കൊണ്ട് പറയുന്നതല്ല. ബ്രാഹ്മണൻ മഹാനാണെന്ന് ബ്രാഹ്മണൻ പറയുന്നതിന് നീ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഞാനും പറയും ഞാൻ മഹാനാണെന്ന്, അതിനോട് എനിക്ക് യാതൊരു വിദ്വേഷവുമില്ല. അങ്ങനെ ഒരു വംശത്തോടോ ഒരു വിഭാഗത്തോടോ എന്തെങ്കിലും വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്ന സത്യം എന്താണെന്ന് പറയുന്നു. അത് ശങ്കരാചാര്യർ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ബ്രഹ്മസൂത്രത്തിൽ തന്നെ വ്യാധനും അവര് എന്താണ് ജ്ഞാനികളാണ് മുക്തന്മാരാണ് അത്രേ പറയുന്നുള്ളൂ ഇതിലും. പക്ഷെ എന്നാലും അതിന്റെ ഇടയ്ക്ക് അനാവശ്യമായിട്ടൊരു കാര്യം എന്താണോ, വേദം പഠിക്കാൻ പാടില്ല, ഇതാണ് വാശി. വേദത്തിലൂടെ ആത്മജ്ഞാനം നേടാൻ പാടില്ല, ഇതാണ് ശങ്കരാചാര്യ എതിർക്കുന്ന കാര്യം. അതുമാത്രമല്ല, ഗുരുവായി ഉപദേശിക്കാനും പാടില്ല. ഗുരുവാകാം, ഗുരുവായ മൗനത്തിൽ ഇരുന്നോണം, ഉപദേശിക്കരുത്, ആർക്കൊന്നും പറഞ്ഞു കൊടുക്കരുത്, അധ്യാപനം പാടില്ല. ഇതിനെക്കുറിച്ച് ചട്ടമ്പിസ്വാമി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് ശൂദ്രൻ ഉപദേശിച്ചു കഴിഞ്ഞാൽ ശൂദ്രനും ബ്രാഹ്മണനും കിട്ടുന്നതുപോലെയുള്ള മഹത്വം ഉണ്ടായിപ്പോകും. അതിനുള്ള അസൂയ കൊണ്ടാണ് ഇവര് ശൂദ്രനെ ഉപദേശിക്കരുതെന്ന് പറഞ്ഞത് നാം പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ പിന്നിലുള്ള ഒരു അസൂയ മാത്രമാണ് ആർക്ക്? ശങ്കരാചാര്യർ എന്നാ പറഞ്ഞിരിക്കുന്നു. അതായത് ഞാൻ ആദ്യമായി ഞാൻ കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല, ഇവരുള്ള ഗുരുക്കന്മാർ ഇതൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അതിനു മുമ്പും പലരും പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ജാതി ദുഷിച്ചതിന് ശങ്കരന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാതിയെ സമർത്ഥിക്കുന്നതിന് വേണ്ടി പുഴുക്കുത്തിനെ പോലും വ്യാഖ്യാനിക്കും ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നതാണ്. ജാതിയെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ശങ്കരൻ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഭാഷയൊക്കെ വായിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. കാരണം അക്ഷരാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീ, ജബാല, ഒരു സാധാരണ സ്ത്രീ, അവർ കാണിച്ച സത്യസന്ധതയും ആർജവവും അതിന്റെ ഭാഷയത്തിൽ ശങ്കരാചാര്യർ കാണിച്ചിട്ടില്ല. ഇത് ഞാൻ വികാരഭരിതനായി പറയുന്നൊന്നുമില്ല. നോക്കി എന്റെ മുഖത്ത് വല്ല വികാരവും വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ ഭരിതനായി പോകുന്ന ആളൊന്നുമല്ല. ഇത് ശാസ്ത്രം പറയുന്നതാണ്. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറയാണ്. അത് പറയാതിരിക്കുന്നത് എങ്ങനെ? അതുപോലും കാണിച്ചിട്ടില്ല. ആ ഒരു ആർജവം സത്യസന്ധത ഭാഷയത്തിൽ കാണിച്ചില്ല. എന്തിനു വേണ്ടി? ശൂദ്രന് വേദത്തിൽ അധികാരമില്ലാന്ന് സമർത്ഥിക്കാൻ വേണ്ടി. ആ പയ്യൻ കാണിച്ച ആർജവം പോലും കാണിച്ചിട്ടില്ല. മകൻ, ജപാലയുടെ മകൻ, സത്യസന്ധത അത് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. എങ്ങനെ? വെറുതെ ഇരുന്ന് എന്തെങ്കിലും ചർച്ച ചെയ്താൽ പോരെ. വിവേക ചൂടാമണിയും പൊക്കിക്കൊണ്ട് എന്റെ അടുത്ത് വരരുത്. ഭാഷ്യം കൊണ്ട് വരിക. ഭാഷ്യത്തിലെ ഓരോ വരികളും വായിച്ചിട്ട് ചർച്ച ചെയ്യണം. ശങ്കരാചാര്യർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, ശങ്കരാചാര്യർ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് എന്നാ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ആരും സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതുകൊണ്ട് എനിക്കത് ധൈര്യമായിട്ട് പറയാം. എന്തുകൊണ്ട്? ഇത് എന്റെ ഗുരു എന്നെ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. അനക്ഷരമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇതെല്ലാം ശങ്കരാചാര്യർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അങ്ങനെയല്ല പറയാൻ പറ്റത്തില്ല. വിവരമുള്ള മനുഷ്യനാണ്, അങ്ങനെയേ പറയാൻ പറ്റും. അത് തന്നെ ഞാനും പറയുന്നു. ഇതാർക്കും മാറ്റി പറയാൻ പറ്റത്തില്ല. ഇനി ശങ്കരാചാര്യർ തിരിച്ചു വന്നാലും മാറ്റാൻ ഒക്കത്തില്ല. എഴുതി വെച്ചു പോയതാണ്. പിന്നെ ഈ കഥയൊന്നും അറിയാതെ ആട്ടം കാണുന്ന കഥയറിയാതെ ആട്ടം കാണുന്ന കുറെ ശങ്കരഭക്തന്മാരുണ്ട്. അവരാണ് ഇതിനെ തിരിച്ചു മറിച്ചൊക്കെ വ്യാഖ്യാനിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അല്ലാതെ അതുകൊണ്ട് എന്ത് ചെയ്തു? ഭാരതത്തിന്റെ ഭാവിയെ കണ്ടില്ല, ദീർഘവീക്ഷണമില്ലാതെ പോയി. ഇപ്പൊ ആൾക്കാർ പറയുന്നത് ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ പ്രശ്നങ്ങളാവും. ഇപ്പൊ ഹിന്ദുക്കൾ യോജിച്ച് നിൽക്കണമെങ്കിൽ നമ്മളിതൊക്കെ പൂഴ്ത്തി വയ്ക്കണം. ഇതൊക്കെ രഹസ്യമായിട്ട് വെച്ചിട്ട് നമ്മൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അറ്റാക്ക് ചെയ്യണമെന്നാണ്. നിങ്ങൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്തോളി, ഞാൻ അതിലില്ലെന്നേ ഉള്ളൂ. അതൊക്കെ ആവശ്യമുള്ളവർക്ക് ചെയ്യാം. പക്ഷേ ഹിന്ദുക്കളെ യോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത് തിരുത്തണം. എന്നാലും ഇവിടെ ഹിന്ദുക്കളെ യോജിക്കും. അതായത് ഈ എഴുതി വെച്ച അസംബന്ധങ്ങളെല്ലാം തെറ്റാണെന്ന് പറയണം. എഴുതി വെച്ചവര് തന്നെ പറയണം ഇതൊക്കെ അന്നത്തെ കാലത്ത് ഞങ്ങൾ വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാണ്, നിങ്ങൾ ക്ഷമിക്കണമെന്ന് ക്ഷമ പറയണം ശൂദ്രന്മാരടുത്ത്. പറഞ്ഞാൽ മാത്രമേ ഹിന്ദുക്കൾ ഹിന്ദു ഒന്നാകത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം, അല്ല, ഇതിനെയൊക്കെ മൂടി വെച്ചിട്ട് വേറെ രീതിയിൽ ധരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കാരണം ശൂദ്രനറിവ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ശൂദ്രനറിവ് നേടിപ്പോയി. ഇനി ഇത് വേറെ രക്ഷയൊന്നുമില്ല. ഇത് തിരുത്താൻ തയ്യാറാവണം. ഇതൊക്കെ അസംബന്ധമാണ് എഴുതി വെച്ചത്. ദീർഘവീക്ഷണമില്ലാത്തതുകൊണ്ട് എഴുതി വെച്ചാണ്. സാമൂഹ്യ ബോധമില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഭാരതത്തിന്റെ ഭാവി കാണാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് സ്വയം തിരുത്തണം. അത് തിരുത്താൻ ഇന്നും തയ്യാറല്ല. ഈ പരമ്പരയിൽപ്പെട്ട ഒരു ആചാര്യനും തിരുത്താൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാനിതെന്നും പറയുന്നത്. ഇന്നും ഇത് പറയേണ്ടി വരുന്നു. ഇത് തിരുത്തിയാൽ ഹിന്ദുക്കൾ രക്ഷപ്പെടും. ഇത് മാത്രമേ ഉള്ളൂ. ഇതിനെ തുറന്ന് സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്യും. അതുകൊണ്ട് മനീഷാവഞ്ചകത്തിൽ പറഞ്ഞിരിക്കുന്നതും അവശൂദ്രാധികരണത്തിൽ പറഞ്ഞിരിക്കുന്നതും എല്ലാം ഒന്ന്. എവിടെ നോക്കിയാലും ഈ ശൂദ്രന് ഇവിടെ പറഞ്ഞത് തന്നെ എല്ലായിടത്തും പറയുന്നു. വേദാധികാരമില്ല. ഗീതയിൽ പറയുന്നത് ഇതല്ല, ശങ്കരാചാര്യരുടെ അഭിപ്രായമല്ല ഗീതയിൽ പറയുന്നത്. ഗീതയുടെ അഭിപ്രായമല്ല ശങ്കരാചാര്യർ. ബ്രാഹ്മണ ക്ഷത്രി വിശാം ശൂദ്രാണാം ച വരന്തവ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭയർ ഗുണേഹി എന്ന് പറയുന്നതിന്റെ പ്രധാനമായ ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അതിൽ ഭാഷ്യത്തിൽ ആ കാര്യങ്ങളെ സ്വീകരിക്കുന്നുണ്ട് ഭാഗികമായിട്ട്. പക്ഷെ എന്റെ പ്രധാന സ്ഥാനത്ത് വരുമ്പോൾ അവിടെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ശൂദ്രന് ഇതിന് അധികാരമില്ലെന്ന് സമർത്ഥിക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചും ഈ പാരമ്പര്യവാദികളുടെ അഭിപ്രായം ഇത് തന്നെയാണ്. ദയാനന്ദ സരസ്വതിയെ പോലെയും വിവേകാനന്ദ സ്വാമിയെ പോലെയുമുള്ള ആധുനികന്മാരെ ആചാര്യന്മാർ, അവര് സ്ത്രീകൾക്ക് വേദാധികാരമുണ്ടെന്നും വേദം ചൊല്ലാമെന്നും സന്യാസമാകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പഴയ ആൾക്കാർ ആരും അത് അംഗീകരിക്കുന്നില്ല. ശ്രീബുദ്ധൻ അംഗീകരിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യ ജനിക്കുന്നതിനും എത്രയോ വർഷം മുമ്പ്. പക്ഷേ ശങ്കരാചാര്യരോ അതുപോലെയുള്ള സനാതനവാദികൾ ഇത് അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിക്കുന്നു സമ്മതിക്കാൻ ഭാഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ഭൂമിയെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് സാധ്യമല്ല. അല്ല, വെറുതെ നോക്കുകയാണെങ്കിൽ സംസാരിക്കും. ഇതില്ലാതെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. തിരിച്ച് സമർത്ഥിക്കാൻ കഴിയുള്ള ഒരാളുണ്ടെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി തുടർന്ന് പോകാം. കർമാണി പ്രവിഭക്താനി ഇതരേതര വിഭാഗേന വ്യവസ്ഥാപിതാനി, കർമ്മങ്ങളെ വിഭജിച്ചിരിക്കുന്നു, വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഇതരേതര വിഭാഗേന, ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്നീ ഭേദങ്ങളോടുകൂടി ഇതിനെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഏനെങ്ങനെ സ്വഭാവ പ്രഭവേർ ഗുണൈഹി, സ്വഭാവ പ്രഭവങ്ങളായ ഗുണങ്ങളെ കൊണ്ട്. സ്വഭാവം എന്നുള്ളതിന് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഭാഷ്യത്തിൽ ഭാഷ്യകാരന്റെ നിർവചനം പഠിച്ചു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ ആരും ഓർമ്മിക്കത്തില്ലെന്നും എനിക്കറിയാം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ സ്വഭാവത്തിന് എങ്ങനെയാണ് നിർവചിച്ചതെന്ന് ഭാഷ്യകാരൻ? നിങ്ങൾക്ക് ചോദ്യം ചോദിച്ച എന്നെ വിഷമിപ്പിക്കാം. ഞാൻ തിരിച്ച് ചോദ്യം ചോദിച്ച അത് പാടില്ല. ശരി, വിഷമിക്കേണ്ട, ഇനി വരുന്നുണ്ട്. ഇനി ഭാഷകാരെ ഒന്നുകൂടി വ്യാഖ്യാനിക്കുക, അപ്പം മനസ്സിലാക്കാം. ഇവിടെ ഈ സ്വഭാവ പ്രഭവം എന്ന് പറയുന്ന രണ്ട് മൂന്ന് തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഭാഷകാർ. ആദ്യത്തെ എങ്ങനെയാണെന്ന് നോക്കാം. സ്വഭാവ പ്രഭവേർ ഗുണേഹി, സ്വഭാവ ഈശ്വരസ്യ പ്രകൃതി ത്രിഗുണാത്മിക മായ, ഒന്നാമത്തെ വ്യാഖ്യാനമാണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ പ്രകൃതിയായിരിക്കുന്ന ത്രിഗുണാത്മികയായിരിക്കുന്ന മായ, അതാണ് സ്വഭാവം. വ്യക്തമാണല്ലോ. സ പ്രഭവോ യേഷാം ഗുണാനാം, പ്രഭവം എന്ന് വെച്ചാൽ കാരണം. ഇത് സ്വഭാവ പ്രഭവം എന്നുള്ളിടത്ത് ബൗരി സമാസമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഷഷ്ടി തത്പുരുഷനായിട്ടും വ്യാഖ്യാനിക്കും അടുത്ത്. സ്വഭാവ പ്രഭവ യേഷാം എന്ന് ബൗരിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ എന്തായ അർത്ഥം? സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, ത്രിഗുണാത്മികയായ മായയാണ്. സ ആ മായ പ്രഭവ കാരണം, യേഷാം ഗുണാനാം ഏതു ഗുണങ്ങൾക്കാണോ ആ പ്രകൃതി കാരണമായിരിക്കുന്നത് എന്നാണ്. ഏത് ഗുണങ്ങൾക്ക്? സത്വരജസ്തമോ ഗുണങ്ങൾ. സത്വരജസ്തമോ ഗുണങ്ങൾക്ക് പ്രകൃതി കാരണമെന്നാണ്. പ്രകൃതി കാരണമെന്ന് പറയുമ്പോൾ അവിടെ പ്രധാന സിദ്ധാന്തമനുസരിച്ച് പ്രകൃതി സ്വയം ത്രിഗുണാത്മികയാണ്. അങ്ങനെയാണെങ്കിലും ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് പ്രകൃതി. അതാണെങ്കിലും ഇവിടെ പ്രകൃതിയെ കാരണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം പരിണാമം സംഭവിക്കുന്ന ഗുണങ്ങൾക്കാണ്, ഗുണപരിണാമമാണ്. ആ ഗുണങ്ങൾ പരിണമിച്ച് സത്വരജ സമഗുണങ്ങൾ പരിണമിച്ച് വീണ്ടും ഗുണഭേദങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഗുണപരിണാമം എന്നുള്ള ഒരു തത്വത്തെ സ്വീകരിച്ചുകൊണ്ടാണ് പറയുന്നത് പ്രകൃതി ഗുണങ്ങളുടെ കാരണമാണ്, അല്ലെങ്കിൽ സ്വയം ആ പ്രകൃതി തന്നെയാണ് ഗുണങ്ങൾ. അതാണ് സാമ്യാവസ്ഥ, ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ ത്രിഗുണാത്മികയായിരിക്കുന്ന ആ മായ എന്താണ്? അത് ഗുണങ്ങളുടെ കാരണമാണ്. അപ്പോൾ മായയിൽ നിന്നും, ഈശ്വരന്റെ പ്രകൃതിയായിരിക്കുന്ന മായയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഗുണങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരുടെ കർമ്മങ്ങളെ വേർതിരിച്ചിരിക്കുന്നുവെന്നാണ് അവിടെ വ്യക്തമാണ്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ കർമ്മങ്ങളെ വേർതിരിച്ചിരിക്കുന്നത് ഗുണങ്ങൾക്കനുസരിച്ചാണ്. അതൊരു വ്യാഖ്യാനം. ശമാദീനി കർമാണി പ്രവിഭക്താനി ബ്രാഹ്മണാദീനാം. ബ്രാഹ്മണാദികൾക്ക് ശമം, അടുത്ത് ശമന്തമം തുടങ്ങിയ കർമ്മങ്ങൾ അടുത്ത് പറയുമല്ലോ. അത് ബ്രാഹ്മണർക്കും മറ്റും വേർതിരിച്ചിരിക്കുന്നത് ഗുണങ്ങൾക്കനുസരിച്ചാണ്. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുമ്പം വ്യക്തമായി എന്താണ്? ഗുണമനുസരിച്ചും കർമ്മമനുസരിച്ചും. കാരണം ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങളെ വേർതിരിച്ചു. ഭഗവാൻ ആദ്യം പറഞ്ഞു എന്താണ്? ചതുർവർണ്ണിയും മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. എന്റെ സൃഷ്ടി ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ്. അതാണ് മുഖ്യമായിട്ടുള്ള സിദ്ധാന്തം. തത്വം അതാണ്, പക്ഷെ പ്രയോഗത്തിൽ അതല്ല. പ്രയോഗത്തിൽ ജന്മങ്ങൾക്കനുസരിച്ചാണ് സാധാരണ പറഞ്ഞു വരുന്നത്. ഒരു ഗോത്രത്തിൽ ജനിച്ചവൻ ബ്രാഹ്മണൻ, മറ്റൊരു ഗോത്രത്തിൽ ജനിച്ചവൻ ക്ഷത്രിയൻ, മറ്റൊരു ഗോത്രത്തിൽ വൈശ്യൻ, വേറൊരു ഗോത്രത്തിൽ ശൂദ്രൻ. അതാണ് നാട്ടുനടപ്പ്. ആ നാട്ടുനടപ്പിനല്ല ഇവിടെ പറയുന്നത്, ഇവിടെ പറയുന്ന അതിന്റെ തത്വത്തെയാണ്. അപ്പൊ നാട്ടുനടപ്പനുസരിച്ചാണ് സ്മൃതികളിലും മറ്റും വ്യവസ്ഥകളും മറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്ത് നടന്നു വരുന്നത് നാട്ടുനടപ്പനുസരിച്ചാണ്, പക്ഷെ തത്വം അതല്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് എന്തുകൊണ്ടിത് പറയുന്നു? കാരണം അർജുനൻ വർണ്ണസങ്കരം എന്ന് പറയുന്ന ഒരു ചോദ്യം ഉന്നയിച്ചു. വർണ്ണസങ്കരം സംഭവിക്കത്തില്ലേ? അതിന് സമാധാനമായിട്ടാണ് ഇത് പറയുന്നത്. വർണ്ണം ജന്മം കൊണ്ടാണെങ്കിൽ വർണ്ണസങ്കരം സംഭവിക്കും. അത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ധർമ്മപുത്രർ പറഞ്ഞത് എന്താണ്? വർണ്ണത്തെ ഇപ്പൊ തന്നെ നിർണ്ണയിക്കാൻ വയ്യാതെ ഒരുപാട് സങ്കരം സംഭവിച്ചു പോയി എന്ന് പറഞ്ഞു. മഹാഭാരതത്തിൽ തന്നെ അത് സ്പഷ്ടമാണ്. പറയ സ്ത്രീയിൽ നിന്നാണ് പരാശരൻ ഉണ്ടായത്, മുക്കുവ സ്ത്രീയിൽ നിന്നാണ് വ്യാസനുണ്ടായത്. എന്നാലും അവര് രണ്ടുപേരും ബ്രാഹ്മണരാണ്. എന്റെ തമാശ നോക്കണം. ബ്രാഹ്മണനായ വ്യാസനിൽ നിന്ന് എന്തുകൊണ്ടതങ്ങനെ സ്വീകരിച്ചു? അച്ഛന്റെ പരമ്പര അനുസരിച്ച്. അമ്മ മുക്കുവ സ്ത്രീയാണെങ്കിലും അച്ഛൻ ബ്രാഹ്മണനായതുകൊണ്ട് എന്ന് പറഞ്ഞു. അത് അച്ഛൻ ബ്രാഹ്മണൻ എങ്ങനെയാണെന്ന് അച്ഛന്റെ ചരിത്രം നോക്കിയപ്പോൾ അത് പിന്നെ അതിനും വലിയ വളം. അതുപോട്ടെ, അത് അച്ഛന്റെ അച്ഛൻ ബ്രാഹ്മണനായതുകൊണ്ട് വ്യാസനും ബ്രാഹ്മണനായി സമ്മതിക്കാം. ആ വ്യാസന് മൂന്ന് മക്കളുണ്ടായി. അപ്പൊ അച്ഛന്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആ മൂന്ന് മക്കളും ബ്രാഹ്മണരാവേണ്ടാണ്. പക്ഷെ മൂന്നുപേരും ക്ഷത്രിയരായിപ്പോയി. പാണ്ഡു, ധൃതരാഷ്ട്രർ, മൂന്നുപേരുമല്ല രണ്ടുപേര്. മൂന്നാമത്തവൻ ദാസിപുത്ര ശൂദ്രനോ. അവിടെ അച്ഛന്റെ കണക്കെടുത്തില്ല. അച്ഛന്റെ കണക്കെടുക്കുകയാണെങ്കിൽ എന്തു വരണം? വ്യാസന്റെ അച്ഛൻ ബ്രാഹ്മണനായതുകൊണ്ട് വ്യാസൻ ബ്രാഹ്മണനായി. വ്യാസനുണ്ടായ മൂന്ന് മക്കള്, മൂന്നുപേരെ അമ്മയുടെ കണക്കെടുത്ത്. അങ്ങനെ ക്ഷത്രിയ സ്ത്രീകളായതുകൊണ്ട് പാണ്ഡവും ധൃതരാഷ്ട്രരും ക്ഷത്രിയരായി. ദാസിയുടെ പുത്രനായതുകൊണ്ട് വിദുരൻ ശൂദ്രനുമായി. അപ്പൊ ഇതെന്ത് കണക്കാ? ഇതൊരു വലിയ തമാശയെന്നല്ല എന്ത് പറയാനും. അച്ഛന്റെ കണക്ക് നോക്കിയാലും വർണ്ണം നിർണ്ണയിക്കാൻ വയ്യ, അമ്മയുടെ കണക്ക് നോക്കിയാലും വർണ്ണം നിർണ്ണയിക്കാൻ വയ്യ. ഇതാണ് വർണ്ണസങ്കരം എന്ന് പറയുന്നത്. എന്നാലും ഞാൻ ബ്രാഹ്മണനാണ് ക്ഷത്രിയനാണ് എന്നൊക്കെ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഇതെല്ലാം പഴയ കാലത്ത് തന്നെ തലതിരിഞ്ഞുപോയി. ജന്മം കൊണ്ടുപോലും തീരുമാനിക്കാൻ വയ്യ. തീരുമാനിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? വ്യാസന്റെ പുത്രരായ പാണ്ഡുവിനെയും ധൃതരാഷ്ട്രയും എല്ലാം ബ്രാഹ്മണനെന്നേ പറയാൻ പറ്റൂ, ക്ഷത്രിയനെന്ന് പറയാൻ പറ്റത്തില്ല. മുക്കുവശ്രീയിൽ ജനിച്ച വ്യാസന് ബ്രാഹ്മണനാകാമെങ്കിൽ, ക്ഷത്രിയ സ്ത്രീ ജനിച്ച അല്ലെങ്കിൽ ശൂദ്രസ്ത്രീ ജനിച്ച പിതൃക്ക് എന്തുകൊണ്ട് ബ്രാഹ്മണനായിക്കൂടാ? ഇതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ ഓരോന്ന് ചെയ്തു വച്ചിരിക്കുകയാണ്, അപ്പോഴുള്ള ആവശ്യമനുസരിച്ച്. എന്നിട്ടാണ് ഇതിൽ മനുഷ്യൻ മുറുകെ പിടിക്കുന്നത്. ഇതൊക്കെയാണ് പരമാർത്ഥമാണെന്നും പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ പറയുന്ന അതല്ല, സ്വഭാവ പ്രഭവേർ ഗുണേഹി. അതുകൊണ്ട് ആ രീതിയിൽ ഒരിക്കലും വർണ്ണത്തെ നിർണയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അശാസ്ത്രീയമാണ്. പിന്നെ ഒന്ന് പറയാൻ എന്താണ്, ഇന്ന കുടുംബത്തിൽ പറന്നവൻ ഇന്ന വർണ്ണം എന്ന് നമുക്ക് പൊതുവെ പറയാം. അത് ആർക്കുണ്ടായാലും ശരി, അവൻ ബ്രാഹ്മണനാണ്, അവൻ ക്ഷത്രിയനാണ്, ശൂദ്രനാണ്, ഇങ്ങനെ ഒരു പൊതുധാരണ വയ്ക്കാം. അങ്ങനെയാണ് ഇത് നിലനിന്ന് പോരുന്നത്. അങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ വർണ്ണസങ്കരം വരും. അതാണ് പരാശരനും വ്യാസനും ധർമ്മപുത്രനും എല്ലാം വന്ന അത് തന്നെ. ഇനി ധർമ്മപുത്രൊക്കെ ഉണ്ടായത് അതിനും വലിയ രസമാണ്. ആൾക്കാരെ ചോദിക്കും, ഗീത പഠിപ്പിക്കുമ്പോൾ എന്തിനായി വേണ്ട ദിനങ്ങൾ പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പോ ജന്മമനുസരിച്ച് ഇത് എടുത്തു കഴിഞ്ഞാൽ വർണ്ണസങ്കരമേ ഉള്ളൂ, അല്ല വർണ്ണം ഒരിടത്തുമില്ല. പഴയകാലത്ത് തന്നെ പുരാണങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വർണ്ണമെന്ന് പറയുന്നത് പണ്ടേ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എന്ത് പറയുന്നു, സ്വഭാവ പ്രഭവം ഗുണങ്ങളനുസരിച്ച് കണക്കാക്കും. അപ്പൊ ഗുണമെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു കുടുംബത്തിലോ ഒരു ഗോത്രത്തിലോ ഒന്ന് നിൽക്കുന്നതല്ല, ഒരു വ്യക്തിയിൽ നിൽക്കുന്നതാണ്. വ്യക്തിനിഷ്ഠമാണ് ഗുണവും പ്രവർത്തിക്കും. അതനുസരിച്ച് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ തീരുമാനിക്കുക. അപ്പൊ അവിടെ വർണ്ണസങ്കരമൊന്നും ഉണ്ടാകത്തില്ല. അവനവൻ തന്നെ നിശ്ചയിച്ചോളുക, വേറെ ആർക്കും നിശ്ചയിക്കാൻ ഒക്കത്തില്ല. ഇത് ഇവിടെ പറയുന്നത് എന്താണ്, ആധ്യാത്മിക സാധന. ആരാ സാധന ചെയ്യേണ്ടത്? താൻ. അപ്പൊ താൻ തന്നെ നിശ്ചയിക്കണം തന്റെ ഗുണം എന്താണ്, വേറെ ആരുമില്ല. പിന്നെ അങ്ങേറ്റം വേണ്ടി വന്നാൽ ഗുരുവിന് നിശ്ചയിച്ച് പറയാം, നീ ശൂദ്രനാണോ ബ്രാഹ്മണനാണോ. അതിൽ കഴിഞ്ഞ് വേറൊരാൾക്ക് അത് നിശ്ചയിക്കാൻ അവകാശമില്ല, സമൂഹത്തിൽ നിശ്ചയിക്കാൻ ഒക്കത്തില്ല. ഗുണങ്ങൾ ഉള്ള വ്യക്തികൾ കൂടി ചേരുന്ന സമൂഹം, ആ അർത്ഥത്തിൽ ഇതൊരു സാമൂഹ്യ വസ്തുതി എന്ന് പറയാം. അല്ലാതെ ഇതുകൊണ്ടൊരു സാമൂഹ്യ വസ്തുതി ഒന്നും സാധ്യമല്ല. അതാണ് ഇവിടെ പറയുന്നത് സ്വഭാവ പ്രഭവ ഗുണം. ഇതാണ് ശരിയായ സിദ്ധാന്തം. ഇത് ശരിയാണെന്ന് ശങ്കരാചാര്യർക്ക് മനസ്സിലായെങ്കിലും മനസ്സിലായില്ല എന്ന് നടിച്ചു. എന്തിനു, ശൂദ്രന് വേദാധികാരത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു ശീലമായിപ്പോയി. അപ്പൊ ശമാദീനി കർമാണി പ്രവിഭക്താനി ബ്രാഹ്മണാദീനാം. അപ്പൊ ബ്രാഹ്മണാദികൾക്ക് ശമം ധർമ്മം തുടങ്ങിയ കർമ്മങ്ങളെ ഇവിടെ ഭഗവാൻ വിവരിച്ചു പറഞ്ഞു. അപ്പോ അർജുനന്റെ സംശയം ഇവിടെ തീരുകയാണ്. എന്താണ് വർണ്ണസങ്കരം എന്ന് പറയുന്ന ഒന്നില്ല, അത് സംഭവിക്കത്തില്ല. വ്യക്തിയുടെ ഗുണമനുസരിച്ചാണ് ഇത് നിൽക്കുന്നത്. അതെങ്ങനെ നിൽക്കും? അതെനിക്ക് ഇതിലെ തത്വം. അപ്പൊ അവിടെ ചിലർക്ക് സംശയം ഉണ്ടാവും, ശുചീന ശ്രീമദാംഗേഹേ യോഗഭ്രഷ്ടു അഭിജായതേ. അതുകൂടെ പറഞ്ഞേക്കാം എന്ന് പറയുന്നുണ്ടല്ലോ, യോഗഭ്രഷ്ടൻ ശുചിയും ശ്രീമത്വുമായിട്ടുള്ള ഐശ്വര്യമുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള ചുറ്റുപാടുകൾ ജനിക്കുമെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞില്ല എന്താണ് യോഗഭ്രഷ്ടൻ ബ്രാഹ്മണന്റെ വീട്ടിൽ ജനിക്കുമെന്ന് പറഞ്ഞില്ല, അത് ശ്രദ്ധിക്കും. അങ്ങനെയുള്ള രീതി പറഞ്ഞിരിക്കുന്നു യോഗഭ്രഷ്ടം. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ പറഞ്ഞതിന് എന്താണ്, യോഗഭ്രഷ്ടന്മാരെല്ലാം ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുമെന്ന്. എന്താ പറയാത്തത്, ബ്രാഹ്മണകുലത്തിൽ എല്ലായിടത്തും ശുചിയും ശ്രീമത്വമൊന്നുമില്ല. കുട്ടുകച്ചവടം നടത്തുന്നിടത്ത് എങ്ങനെയാ ശുചിയും ശ്രീമത്വം വരുന്നത്? അല്ല, അങ്ങനെ ഉള്ളിടത്ത് വരാം. എങ്ങനെ? ശുചിയും ശ്രീമത്വമായിട്ടുള്ള ഗ്രഹങ്ങൾ കാണാം, അത് എവിടെയും വരാം. അത് പ്രത്യേകിച്ച് ഒരു ഗോത്രത്തിലോ കുലത്തിലോ അല്ല. അതുകൊണ്ടാണ് വ്യാധനും എന്തായിരുന്നു, പൂർവ്വജന്മത്തിലെ യോഗഭ്രഷ്ടനാണ്. വിദുരനും പൂർവ്വജന്മത്തിലെ യോഗഭ്രഷ്ടനാണ്. എവിടെ പോയി ജനിച്ചത്? വ്യാധന്റെ കുലത്തിൽ. വിദുരൻ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു. അപ്പൊ അവരാ ജനിക്കുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ആധ്യാത്മിക സംസ്കാരത്തെ പോഷിപ്പിക്കുന്നതിനുള്ള എന്തോ ഒക്കെ ഉണ്ടായിരുന്നു. സ്ഥൂലമായിട്ടോ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടോ, അതിനാണ് ശുചി എന്ന് ശ്രീമത്തെന്നും പറയുന്നു. അല്ല, നമ്മൾ ധരിക്കുന്നത് പോലെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താണ് യോഗപുരുഷന്മാരെല്ലാം ബ്രാഹ്മണ ഗൃഹത്തിൽ ജനിച്ചനെ എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ശുചി ശ്രീമത്ത് ഏത് ഗ്രഹത്തിലും ഉണ്ടാകാം, ഏത് സാഹചര്യങ്ങളിലും ഉണ്ടാകാം. അത് അവർ ഉപയോഗപ്പെടുത്തും, അങ്ങനെ വരുന്ന മഹാത്മാക്കൾ അതിനെ കണ്ടെത്തി ഉപയോഗപ്പെടുത്തും. ഇനി മറ്റൊന്ന് തിരിച്ച് സംഭവിക്കുക എന്താണ്, ശുചിയും ശ്രീമത്തുമായിട്ടുള്ള ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ജനിക്കുന്ന ഒരുവൻ മഹാഭാവിയായി ചണ്ടാളനായി പോകുന്നു നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? കാരണം അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് അവന് കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഇവിടെ എന്താണ്, ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണ്യത്തെ സമർത്ഥിക്കാൻ ഒക്കത്തില്ല. കാരണം ബ്രാഹ്മണ ഗ്രഹത്തിൽ ജനിക്കുന്നവരെല്ലാം യോഗഭ്രഷ്ടന്മാരല്ല, മഹാഭാവികളും ചണ്ടാളന്മാരും ജനിക്കാറുണ്ട്, നല്ലവരും ജനിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ മഹാത്മാക്കൾ ജനിക്കൂ എന്നർത്ഥമില്ല, ഏത് സാഹചര്യത്തിലും ജനിക്കാം. അവിടുത്തെ ശ്രീമത്തും ശുചിത്വവും അവർ തിരിച്ചറിയും, ബാക്കിയുള്ളവർ തിരിച്ചറിയത്തില്ല, മറ്റുള്ളവർക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതുകൊണ്ടും നമുക്ക് സമർത്ഥിക്കാൻ പറ്റത്തില്ല. മഹത്വം എവിടെയും പ്രത്യക്ഷപ്പെടാം. പറയുമല്ലോ, പങ്കത്തിൽ ചെളിയിലാണ് താമര വളരുന്നത്. അപ്പോൾ അത് ഏത് സാഹചര്യങ്ങളിലും വരാം. അവർക്ക് വളരുന്നതിനാവശ്യമുള്ള ശുചിയും ശ്രീമത്വം തന്നെ അവിടെ കാണും, അത് അവരുപയോഗപ്പെടുത്തും. ബാക്കിയുള്ളവർക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആ സാഹചര്യങ്ങൾ. അതാണ് ശുചിയെന്ന് ശ്രീമത്വം എന്നും പറയുന്നു, അല്ലാതെ ഏതെങ്കിലും ഒരു കുലത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നതല്ല. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച എല്ലാവരും മഹാജ്ഞാനികളും യോഗികളുമായി വന്ന് അവിടെ ഇനി പുട്ടുകച്ചവടം നടക്കത്തില്ലായിരുന്നു. അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മഹത്വം എവിടെയും വരാം. ഏതെങ്കിലും ഒരു വംശം മോശമെന്നോ ഏതെങ്കിലും ഒരു വംശം ശ്രേഷ്ഠമെന്നോ പറയാൻ ആർക്കും അവകാശമില്ല. ഒന്നും അവകാശമുണ്ട്, എനിക്ക് പറയാൻ എന്റെ വംശം ശ്രേഷ്ഠമാണ്, അത് എന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് മറ്റൊരു വംശം മോശമാണ് എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അത് ശങ്കരാചാര്യരല്ല ആര് പറഞ്ഞാലും ശരി, അതിന് പ്രമാണമില്ല, അതിന് അംഗീകരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, സ്വഭാവ പ്രഭവേർ ഗുണേഹി. സമാധി കർമ്മങ്ങൾ ഇവിടെ വിധിച്ചിരിക്കുന്നത് ഗുണങ്ങളനുസരിച്ചാണ്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരെ നിർണയിക്കേണ്ട ഗുണങ്ങളനുസരിച്ചാണ്. അവിടെ ഒരു സംശയം വരും. അങ്ങനെയാണെങ്കിലും ഗീതയിൽ പറയുന്ന ചാതുർവർണ്ണി എന്താണ്? അപ്പോൾ ഗുണങ്ങളനുസരിച്ചാണെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വിഭാഗം, ക്ഷത്രിയനെന്ന് പറയുന്ന വേറൊരു വിഭാഗം, വൈശ്യനെന്ന് പറയുന്ന വേറൊരു വിഭാഗം, ശൂദ്രനെന്ന് പറയുന്ന വേറൊരു വിഭാഗം, അങ്ങനെ വരുമോ? അങ്ങനെ വരത്തില്ല. ഗീതയിൽ പറയുന്ന ചാതുർവർണ്ണയത്തിന് ഉദാഹരണം ഭഗവാൻ തന്നെയാണ്. അത് ഇനി വരുന്ന ഭാഗങ്ങളിലും വ്യക്തമാകും. എന്താണ് ഗീത ഉപദേശിക്കുന്നു ഭഗവാൻ, അപ്പൊ ബ്രാഹ്മണനാണ്. കാരണം ജ്ഞാനം ഉപദേശിക്കുന്ന ആരാണ്? ആ ജ്ഞാന ഉപദേശം അവിടെ സമതമാദികളോടുകൂടി ഈശ്വരീയ ഭാവത്തെയൊക്കെ പ്രകടമാക്കി ജ്ഞാനത്തെ ഉപദേശിക്കുന്നത്, അതാണ് ബ്രാഹ്മണകർമ്മം. അത് ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നു. കംസനെ പോലെയുള്ള ദുഷ്ടന്മാരെ ഹിംസിക്കുന്നു, അത് ക്ഷത്രിയ കർമ്മമാണ്. അതും നമ്മൾ ഭഗവാനെ കാണുന്നുണ്ട്. അപ്പൊ ബ്രാഹ്മണനും ക്ഷത്രിയനും ആരായി? ഒരാൾ തന്നെ, രണ്ടുപേരല്ല ഈ പറയുന്നു. വൈശ്യകർമ്മം, അത് ജനിച്ച കാലം പോലെ അതാ പണി, പശുരക്ഷയാണ്. അതും ഭഗവാനെ തന്നെ കാണുന്നുണ്ട്. പിന്നെ പശുക്കളെ പരിപാലിക്കുകയാണല്ലോ, ഗോപാലനാണല്ലോ, അതാരുടെ കർമ്മമാണ്? അത് വൈശ്യന്റെ കർമ്മമാണ്. അല്ല, ഇത് പ്രത്യേകിച്ച് ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല, ഇതെല്ലാം ഒരാളെ പറഞ്ഞിരിക്കുന്നതാണ്, ഗീതയിൽ പറയുന്നത്. അങ്ങനെയല്ല വേറെ പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, അതന്നെ ഞാൻ പറയുന്നു. ഞാൻ ഇപ്പൊ പറയുന്നത് ഗീതയിൽ പറയുന്ന കാര്യമാണ്. ഇപ്പൊ ഗോരക്ഷ എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ ആരായി? ഈ ഉപദേശിക്കുന്ന ആള് വൈശ്യനായി. ഇനി ശൂദ്രകർമ്മം ചെയ്യുന്നുണ്ട്, അതാണ് തേരാളി. സൂദൻ എന്ന് പറയുന്നത് ശൂദ്രനാണ്. അശൂദ്രന്റെ കർമ്മമാണ് തേരോടിക്കുക എന്ന് പറയുന്നത്, ഡ്രൈവറുടെ പണി. അത് ആര് ചെയ്യുന്നു? ഭഗവാൻ ചെയ്യുന്നു. അപ്പൊ ആരായി? ശൂദ്രനായി. ഇതാണ് ഗീതയിൽ പറയുന്നത്. ഇത് ഒരു വ്യക്തി വരുന്ന കാര്യമാണ്, അല്ലാതെ വേറെ വേറെ വ്യക്തികൾ വരുന്നില്ല. ഇവൻ ബ്രാഹ്മണനാണ്, ഇവൻ ക്ഷത്രിയനാണ്, ഇവൻ ശൂദ്രൻ എന്നുള്ളതല്ല. ഒരു വ്യക്തി തന്നെ അവന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ ബ്രാഹ്മണനായും ക്ഷത്രിയനായും വൈശ്യനായും ശൂദ്രനായും ചെയ്യും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. ഇവിടെ ഓരോരുത്തരുടെയും ജീവിതം നോക്കി അറിയാം. എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മുടെ ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, കർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പരമാർത്ഥം. ഓരോ വ്യക്തിക്കും സ്വയം അറിയാവുന്ന കാര്യമാണ്. അതിന് അതാണ് ഗീതയ്ക്ക് ദൃഷ്ടാന്തമായിട്ട് ശരിക്കെടുത്ത് കാണിക്കുക എന്നുള്ള എല്ലാ ഉപദേശത്തിനും. ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാനല്ലാതെല്ലാം പൂർണ്ണമാണ്. അവിടെ ബ്രാഹ്മണനായും ക്ഷത്രിയനായും വൈശ്യനായും ശൂദ്രനായും പണിയെടുക്കുന്നു. അല്ല, ഇത് ഒരു വിഭാഗക്കാർ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് പ്രത്യേക കുറെ ആൾക്കാർ, വേറെ വിഭാഗക്കാർ വൈശ്യനെന്ന് പറഞ്ഞൊരു, ശൂദ്രൻ എന്ന് പറഞ്ഞു പണിയെടുക്കുന്നവനല്ല ശൂദ്രൻ. അങ്ങനെ അത് ഗീതയിൽ പറയുന്ന കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ ധരിച്ചിരിപ്പുണ്ട്, ആ ധാരണകളൊക്കെ തിരുത്തണം. ഗീതയിൽ പറയുന്നത് എല്ലാം ഒരു വ്യക്തിയിൽ വരുന്നതാണ് പറയുന്നത്. അതിനെന്താ അടിസ്ഥാനം? അതിനടിസ്ഥാനം എന്ന് പറയുന്നത് ഗുണങ്ങൾ മാറുന്നു. ഇവിടെ തന്റെ ഈശ്വരീയ ഭാവങ്ങളെയെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്ന ആ ഭാവത്തിൽ നിന്നുകൊണ്ടാണോ ഈ ദുഷ്ടന്മാരെല്ലാം കൊല്ലുന്നത്? അല്ലല്ലോ. യുദ്ധത്തിൽ എന്തൊക്കെ വേദകൾ കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്? എന്തെല്ലാം അഭ്യാസങ്ങളും അടവുകളും കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്? അവിടെ ക്ഷാത്രധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഓരോ നമ്മൾ ചിന്തിച്ചു പോകുക, പറയുന്നത് കേട്ടുകൊണ്ട് മാത്രമായിരുന്നു. അപ്പൊ ഒരു വ്യക്തിയെ തന്നെയാണ് നമ്മളിത് കാണേണ്ടത്, ബ്രാഹ്മണധർമ്മവും ക്ഷാത്രധർമ്മവും. പശുവിനെ വളർത്തിക്കൊണ്ട് കിടന്നപ്പോൾ ഇതുവല്ലോ ഉണ്ടായിരുന്നു അവിടെ? ഇല്ലല്ലോ, വൈശ്യകർമ്മമായിരുന്നില്ലേ. ഇനി ഇത് എന്തെങ്കിലുമാണോ? സാരഥിയായിരിക്കുമ്പോൾ അർജുനൻ പറയും ഇടത്തോട്ട് വലത്തോട്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുകയാണ് രഥം. ആ യുദ്ധം ചെയ്യുന്നവൻ പറയുന്നതനുസരിച്ചാണ് ഡ്രൈവിങ്. അത് ആരുടെ ജോലിയാണ്? മറ്റുള്ളവൻ പറയുന്നതനുസരിച്ച് ചെയ്യുക എന്ന് പറയുന്ന ആരുടെ പണിയാണ്? ശൂദ്രന്റെ പണിയാണ്. ഇതാണ് ഗീതയിൽ പറയുന്ന ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. അല്ലാതെ സമൂഹത്തിന് പല തട്ടായി തിരിച്ചെടുത്തിട്ട് ഇവർ ബ്രാഹ്മണന്മാർ, ഇവർ സ്വാമിമാർ, ഇവർ ബ്രഹ്മചാരിമാർ, അങ്ങനെ ആക്കി നിർത്തുന്നതല്ല പറയുന്നു. ഇത് മനസ്സിലാക്കിയാലേ ഗീത മനസ്സിലാകത്തുള്ളൂ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയും, എന്റെ മേക്കിട്ട് കയറാൻ വരരുത്. ഇതാണ് ശരിക്കുള്ള ചാതുർവർണ്ണയും ഗീതയിൽ പറയുന്നത്. അതിനി പറയുന്ന ഭാഗത്ത് ഞാൻ കൂടുതൽ വിശദീകരിക്കാം. ഇതാണ് പറയുന്നതെന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട്. ഇതാണ് പറയുന്നതെന്നുള്ളത് ശങ്കരാചാര്യർക്കും അറിയാം, പക്ഷെ മനഃപൂർവ്വം മറച്ചു വെച്ച് ജനദ്രോഹപരമായ പല കാരണങ്ങളാലും എന്ന് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിരിക്കട്ടെ. അഥവാ ഇനി മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. ഈ ഗുണകർമ്മങ്ങളെയൊക്കെ അംഗീകരിച്ചേ പറ്റൂ. എങ്ങനെ വ്യാഖ്യാനിച്ചാലും, തിരിച്ചും മറിച്ചുമൊക്കെ വ്യാഖ്യാനിച്ചാലും അവസാനം ഇവിടെ തന്നെ വന്നിരിക്കും. ബ്രാഹ്മണ സ്വഭാവസ്യ സത്വഗുണ പ്രഭവ കാരണം. ഇവിടെ ഷഷ്ടി തത്പുരുഷൻ അനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. സ്വഭാവ പ്രഭവ, സ്വഭാവസ്യ പ്രഭവ. ബ്രാഹ്മണ സ്വഭാവസ്യ സത്വഗുണ പ്രഭവ കാരണം. ബ്രാഹ്മണ സ്വഭാവത്തിന്റെ കാരണം എന്താണ്? സത്വഗുണം. അത് ശരിയാണ്. ഷഷ്ടി തത്പുരുഷനെടുത്ത് വ്യാഖ്യാനിച്ചാലും അത് തന്നെ കിട്ടും. തഥാ ക്ഷത്രിയ സ്വഭാവസ്യ സത്വോപസൃജനം രജപ്രഭവ. ക്ഷത്രിയ സ്വഭാവത്തിന് കാരണം എന്താണ്? രജസ്സിന് കീഴ്പ്പെട്ട സത്വം. അതാണ് എന്നുവെച്ചാൽ അവിടെ രജസ്സും സത്വവും തമ്മിൽ മത്സരമാണ്. അക്ഷാത്രഭാവം വരുമ്പോൾ എന്ത് ചെയ്യണം? സത്വത്തിന്റെ രജസ് കീഴ്പ്പെടുത്തും. അതാണ് സത്വോപസർജനം. സത്വം ഗുണമായി പോയി രജസ്സിന് പ്രാബല്യം കിട്ടുന്നതാണ്. വൈശ്യ സ്വഭാവസ്യ തമ ഉപസർജന രജ. വൈശ്യ സ്വഭാവത്തിന് രജസ്സുണ്ട്, പക്ഷെ അവിടെ തമസ് അല്പം കീഴ്പ്പെട്ടുപോയി, രജസ്സിനാണ് പ്രാബല്യം. അതാണ് കാരണം. പ്രഭവ ശൂദ്ര സ്വഭാവസ്യ രജ ഉപസർജനം തമഹ. ശൂദ്ര സ്വഭാവത്തിന് എന്താണ്? രജസ് തമസ് കീഴ്പ്പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഇത് ഒന്നും ഒരിക്കലും ഒന്നിന്റെ മഹത്വത്തെയോ ഒന്നിന്റെ നികൃഷ്ടതയെ കുറിച്ച് പറയുന്നതല്ല. വെറും തികച്ച് സാങ്കേതികമായ ഗുണങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് പറയുന്നതാണ്. നമ്മൾ ധരിക്കുന്നതുപോലെ അതിന് നന്മയും തിന്മയും കുറിച്ചോ ധർമ്മത്തെ അധർമ്മത്തെക്കുറിച്ചോ ഒന്നും പറയുന്നതല്ല. പ്രശാന്തി, ഐശ്വര്യ, ഈഹ, മൂഢത, സ്വഭാവ, ദർശന, ചതുർണ എന്നാണ് ആ സത്വത്തിന്റെ ആധിക്യത്തിൽ അവിടെ പ്രശാന്തി. രജസിന്റെ ആധിക്യം വരുമ്പോൾ എന്ത് വരുന്നു? അവിടെ ഐശ്വര്യം, ഈശ്വര്യഭാവം, എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി ഭരിക്കുന്നതിനുള്ള ഭാവം. ഈഹ, ചേഷ്ട വരുന്നു. തമസിനെ കീഴ്പ്പെടുത്തി രജസ് പ്രബലമായി നിൽക്കുമ്പോൾ അവിടെ പ്രവൃത്തി നടക്കുന്നു. രജസിനെ തമസ് കീഴ്പ്പെടുത്തിക്കുമ്പം അനുസരണ മാത്രം. മൂഢത, സ്വഭാവ ദർശന, ഈ സ്വഭാവം കാണുന്നു. ചതുർണാം, ഇത്തരം സ്വഭാവങ്ങൾ കാണുന്നത് കൊണ്ട് അവിടെയും ജന്മമെന്നല്ല പറയുന്നത്, ഈ സ്വഭാവം കാണുന്നത് കൊണ്ട്. ഇതൊരു വ്യക്തിയിൽ കാണാം. ഒരു വ്യക്തി തന്നെ എന്തുവരുന്നു? ഗുണങ്ങളുടെ പരിണാമം എങ്ങനെ സംഭവിക്കുന്നു? അനുനിമിഷം സംഭവിക്കുന്നു എന്നാണ്. ആ പരിണാമം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ദിവസം സംഭവിക്കുമ്പോൾ ഇതെല്ലാം വ്യക്തി കാണാം. എന്താണോ അവൻ ചിലപ്പോൾ പ്രശാന്തിയോടുകൂടിയിരിക്കും, അപ്പോൾ അതാണ് അവൻ ബ്രാഹ്മണനാകുന്നത്. ചിലപ്പോൾ ഐശ്വര്യത്തോടു കൂടിയിരിക്കും, ശക്തി, അതവന്റെ ക്ഷത്രിയഭാവം. ചിലപ്പോൾ ചേഷ്ട, പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു, അതവന്റെ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു. വൈശ്യഭാവം, ചിലപ്പോൾ മൂഢത. ഇത് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ്, ഒരു വ്യക്തിയിൽ അനുഭവപ്പെടുന്ന കാര്യമാണ് ഗീതയിൽ പറയുന്നത്. ഇതാണ് ചാതുർവർണ്ണി എന്ന് പറയുന്നത്. ഇത് സർവ്വ മനുഷ്യരിലുമുണ്ട്. വ്യത്യാസം എന്താണ്? ചിലരിൽ ഇത് കുറച്ച് ഏറിയിരിക്കും, ചിലർ ഇത് കുറഞ്ഞിരിക്കും, ഇത്രയുള്ളൂ. മഹാത്മാക്കൾ ഇതിനതീതരായി നിൽക്കുന്നു, അവർ ഗുണാതീതന്മാരായി നിൽക്കുന്നു. അവരെ ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യരുത്. ഇനി സ്വഭാവത്തിന് വേറൊരു വ്യാഖ്യാനം പറയുന്നു. ഇത് മുമ്പ് പറഞ്ഞ വ്യാഖ്യാനമാണ്, ഞാൻ നേരത്തെ ചോദിച്ചത്. മുമ്പ് പറഞ്ഞ വ്യാഖ്യാനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചല്ലോ. അഥവാ ജന്മാന്തരകൃത സംസ്കാര പ്രാണിനാം വർത്തമാന ജന്മനി സ്വകാര്യ അഭിമുഖത്വേന അഭിവ്യക്ത സ്വഭാവ. മുമ്പും ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് സ്വഭാവ ശബ്ദത്തെ ഭാഷകാരൻ. ജന്മാന്തരകൃത സംസ്കാരം, പൂർവ്വജന്മങ്ങളിലെ സംസ്കാരം, പൂർവ്വജന്മങ്ങളിൽ സഞ്ചയിച്ചതായ സംസ്കാരം, അവന്റെ കർമ്മം കൊണ്ട് അവൻ സഞ്ചയിച്ച സംസ്കാരം, പ്രാണിനാം ജീവന്മാരുടെ ആ സംസ്കാരം, വർത്തമാന ജന്മൻ ഈ ജന്മത്തിൽ സ്വകാര്യ അഭിമുഖത്വേന അഭിവ്യക്ത, സ്വകാര്യങ്ങൾക്ക് അഭിമുഖമായി എന്ന് വെച്ചാൽ തന്റെ ആ സംസ്കാരം അതിന്റെ കാര്യങ്ങളെ കൊടുക്കുന്നതിന് വേണ്ടി പ്രകടമായത്, അതാണ് സ്വഭാവം എന്ന് പറയുന്നതാണ്. ഇപ്പൊ പ്രകടമായി വരുന്നത് ഫലം കൊടുക്കാൻ പ്രകടമായി വരുന്നു. ഫലം കൊടുക്കുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞല്ലോ ശാന്തി, അതൊരു ഫലമാണ്. അതിന് പ്രകടമായി വരുന്ന സംസ്കാരം, ആ ശാന്തി ഉണ്ടാക്കുന്നതിന് സംസ്കാരം വേണം. ഐശ്വര്യം, അതൊരു ഫലമാണ്, അതിനുവേണ്ടി പ്രകടമായി വരുന്നത്. ഈഹ, മൂഢത, ഇതിനൊക്കെയുള്ള സംസ്കാരങ്ങളുണ്ട്. ഈ ഇരിക്കുന്ന സംസ്കാരത്തെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സംസ്കാരങ്ങൾ അനന്തകോടി ജന്മങ്ങളുടെ സംസ്കാരം ഉള്ളിലിരിക്കുന്നു. ഇപ്പൊ ഞാനിപ്പോ ശൂദ്രനായിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ബ്രാഹ്മണ സംസ്കാരം ഇരിപ്പുണ്ട്. ഞാനിപ്പോ ബ്രാഹ്മണനായിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ശൂദ്ര സംസ്കാരം ഇരിപ്പുണ്ട്. പക്ഷെ ആ സംസ്കാരങ്ങൾ കൊണ്ടൊന്നും ഇപ്പൊ പ്രയോജനമില്ല. ഇപ്പോ എന്റെ മനസ്സിൽ ഇരിക്കുന്ന എന്താണോ ഫലം കൊടുക്കുന്ന എന്താണ്? ബ്രാഹ്മണ സംസ്കാരമാണ്. ഈ സംസ്കാരം ഇപ്പോൾ പ്രകടമായതുകൊണ്ട് ഞാനിവിടെ ബ്രാഹ്മണനായിരിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ശൂദ്രനാവും ആ സംസ്കാരം പ്രബലമാകുകയാണെങ്കിൽ. അതാണ് ഈ ജന്മത്തിൽ, ഒരു ജന്മത്തിൽ കാര്യം നൽകുന്നതിന് വേണ്ടി തയ്യാറായ പൂർവ്വജന്മത്തിന്റെ സംസ്കാരത്തെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കാതെയാണെങ്കിലും നമ്മൾ സാധാരണ പറയും അവന്റെ സ്വഭാവം നല്ലതാണ്, ചീത്തയാണെന്ന് പറയുന്നു. ഇത് തന്നെയാണ് ശാസ്ത്രീയമായ വ്യാഖ്യാനം, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. സപ്രഭോ യേഷാം ഗുണാനാം, അത് കാരണമായിരിക്കുന്നു ഗുണങ്ങൾക്ക്. തേ സ്വഭാവ പ്രഭവാഹ ഗുണാഹ. അതാണ് സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ. കാരണം ഇത് പരസ്പരം കാര്യകാരണ ഭാവത്തിരിക്കുകയാണ്. സംസ്കാരമെന്ന് പറഞ്ഞാലും ഗുണമെന്ന് പറഞ്ഞാലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഗുണങ്ങളാണ്. സംസ്കാരത്തിൽ നിന്ന് ഗുണം, ഗുണത്തിൽ നിന്ന് സംസ്കാരം. നേരത്തെ പറഞ്ഞിരുന്നു സത്വ സഞ്ജായതേ ജ്ഞാനം, സത്വത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകും, ആ ജ്ഞാനം വീണ്ടും സത്വത്തെ പരിണമിപ്പിക്കുന്നു. അപ്പൊ ഇത് പരസ്പരം ഇതിന് കാര്യകാരണം പറയാം. സംസ്കാരത്തിൽ നിന്ന് ഗുണമുണ്ടായെന്നോ ഗുണത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെ. അതാണിവിടെ തിരിച്ചും മറിച്ചും എല്ലാം വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ആ സ്വഭാവം അതുകൊണ്ടുണ്ടാകുന്ന ഗുണം, ആ ഗുണങ്ങൾക്കനുസരിച്ചുള്ള കർമ്മം, ഇതാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യനെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? അന്ന് നിലവിലിരുന്ന ധാരണകളെല്ലാം തിരുത്താൻ വേണ്ടിയിട്ട്. അന്നും മനുഷ്യന്റെ ഇടയിൽ തെറ്റിദ്ധാരണകളുണ്ടായത്, ആ ധാരണകളെ തിരുത്താൻ വേണ്ടി പറയുകയാണ്. അന്നും വ്യക്തികൾ ഇങ്ങനെ തന്നെ ആയിരുന്നു കണ്ടിരുന്നത്, ഗുണവും കർമ്മവും അനുസരിച്ച് തന്നെയാണ് കണ്ടിരുന്നത്. കാരണം മഹാഭാരതത്തിൽ തന്നെ ഓരോ കഥാപാത്രങ്ങളും എടുത്തു നോക്കിയാൽ അറിയാം. ഈ ബ്രാഹ്മണത്വം ക്ഷത്രിയത്വം എന്നൊക്കെ പറയുന്നത് ഗോത്രങ്ങളിലല്ല, വ്യക്തികളിലായിരുന്നു എന്നുള്ളത്. ഏറ്റവും പ്രധാന കഥാപാത്രമാണ് ഭീഷ്മരെ എടുത്തു നോക്കുക. ഭീഷ്മർ മഹാജ്ഞാനിയായിരുന്നു. മഹാജ്ഞാനിയായിരുന്നതാണ് ശാന്തിപർവ്വത്തിലെ ഉപദേശങ്ങളെല്ലാം, നാനാ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ്, ആത്മജ്ഞാനം ഉൾപ്പെടെയുള്ള സർവ്വ വിഷയങ്ങളെക്കുറിച്ചും അറിയാവുന്ന ആളായിരുന്നു ഭീഷ്മർ. ആ ഭീഷ്മരോ മഹാനായ യോദ്ധാവുമായിരുന്നു. അപ്പോൾ അവിടെ ഭീഷ്മർ ബ്രാഹ്മണനാണോ അതേ ക്ഷത്രിയനാണോ, ഇത് രണ്ടും അവിടെ ഒരുമിച്ചുണ്ട്. അപ്പൊ ഭീഷ്മരെന്ന് പറയുന്ന ഒരു വ്യക്തിയിലാണ് ബ്രാഹ്മണത്വവും ക്ഷത്രിയത്വവും കാണുന്നത്. പിന്നെ ദ്രോണരെ എടുത്തു നോക്കുക. ദ്രോണരെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും എന്താണ്, സർവശാസ്ത്രജ്ഞനാണ്, സർവശാസ്ത്രങ്ങൾ അറിഞ്ഞവനാണ്. അതേസമയം യോദ്ധാവുമായിരുന്നു, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത യോദ്ധാവുമായിരുന്നു. അപ്പൊ അവിടെ എന്ത് വരുന്നു? ദ്രോണരിലും കാരണം എന്താണ്? ജ്ഞാനവും. ജ്ഞാനം അതിന്റെ പൂർണ്ണതയിലുണ്ടായിരുന്നയാളാണ് ദ്രോണർ. കാരണം ദ്രോണരെ കൊല്ലാൻ വരുന്ന കണ്ടുകൊണ്ട് രഥത്തിൽ തന്നെ പത്മാസനത്തിൽ ഇരുന്ന് പ്രാണനെ വിട്ടുകളഞ്ഞു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഇത്രയും ഭീകരമായൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ മനസ്സിനെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും പിന്തിരിച്ച്, പ്രാണനെ പിന്തിരിച്ച് ശരീരത്തിൽ നിന്ന് യോഗശക്തി കൊണ്ട് പ്രാണനെ ഉപേക്ഷിക്കണമെങ്കിൽ അത് അസാമാന്യനായ ഒരു യോഗിക്കേ പറ്റും. അത്രയും വിക്ഷേപമുള്ള ഒരു സ്ഥലത്ത് അത് എന്താണ്, മഹാബ്രാഹ്മണനാണ് ദ്രോണര്, അതേസമയം യോദ്ധാവുമാണ്, ക്ഷാത്രകർമ്മമായി ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു വ്യക്തിയിലല്ലേ കാണുന്നത്? ബ്രാഹ്മണത്വവും ക്ഷത്രിയത്വവും വിതിരനെ നോക്കുക. വിതിരൻ ആയുധം ഉപേക്ഷിച്ച് മഹാഭാരത യുദ്ധത്തിന് മുമ്പ്. കാരണം അതിന് മഹാഭാരതത്തിൽ പറയുന്ന കാരണം എന്താണോ, വിതിരൻ സ്വാഭാവികമായിട്ടും ദുര്യോധന്റെ പക്ഷത്ത് നിൽക്കും. ദുര്യോധന്റെ പക്ഷത്ത് നിന്ന് വിതിരൻ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പാണ്ഡവന്മാരെ നശിക്കും. കൃഷ്ണന് പോലും പാണ്ഡവന്മാരെ രക്ഷിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് വിതിരരെ വില്ല് ഉപേക്ഷിച്ചതെന്നാണ്, യുദ്ധത്തിന് മുമ്പ് തന്നെ. അത്രയും വലിയ പരാക്രമിയായിരുന്നു വിതിരൻ. പക്ഷെ മഹാജ്ഞാനിയായിരുന്നു വിതിരോപദേശം നോക്കുക. മറ്റുള്ളവരുടെ പരിചര്യയിൽ നിന്ന് ശൂദ്രനായിരുന്നു. അപ്പൊ ഇതെല്ലാം വ്യക്തികളിലാണ് കാണുന്നത്. മഹാഭാരതത്തിന്റെ പ്രധാന കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ശ്രീകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ബ്രാഹ്മണത്വവും ക്ഷത്രിയത്വവും വൈശ്യത്വവും ശൂദ്രത്വവും ഒക്കെ വ്യക്തികളിലാണ്, അല്ലാതെ സമൂഹത്തിലല്ല. സമൂഹത്തിലുണ്ട് എന്നൊരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അർജുനൻ വർണ്ണസങ്കരത്തെ സംശയിക്കുന്നത്. അതിനിവിടെ ഭഗവാൻ തിരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഗീത തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരിക്കലും ഇതിന്റെ അടിസ്ഥാനത്തിലൊരു സമൂഹത്തിൽ നമ്മളെ വ്യക്തികളെ വേർതിരിക്കാൻ ഒക്കത്തില്ല. ഇവൻ ബ്രാഹ്മണനാണ്, ഇവൻ ക്ഷത്രിയനാണെന്ന് വേർതിരിക്കാൻ ഒക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? ഇതൊരു വ്യക്തിയിൽ നിൽക്കുന്ന കാര്യമാണ്, പല വ്യക്തികളിൽ പലതായി നിൽക്കുന്നതല്ല. അതിന് തെളിവാണ് ശ്രീകൃഷ്ണനും വിതുരനും ദ്രോണരും ഭീഷ്മരും എല്ലാം പ്രധാന കഥാപാത്രങ്ങളല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണോ, സ്വഭാവ പ്രഭവേഹി ഗുണപ്രാദുർഭാവസ്യ നിഷ്കാരണത്വാനുപത്തേ സ്വഭാവ കാരണമിതിജ കാരണവിശേഷ ഉപാദാനം. ഗുണം പ്രകടമാകുന്നത് കാരണം വേണം, സംസ്കാരം കാരണമാകാം, സംസ്കാരത്തിന് ഗുണം കാരണമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങളും ആ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി അല്ലെങ്കിൽ വർണ്ണം എന്നും പറഞ്ഞിരിക്കുന്നു. അതാണ് ഗീതയിലെ കാഴ്ചപ്പാട്. അപ്പോൾ ഭഗവാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഇതിൻ്റെ എല്ലാം ശരിയായ തത്വം മനുഷ്യൻ മനസ്സിലാക്കി നന്നാകട്ടെ എന്നാണ്. പക്ഷെ അത് വലിയ പ്രയോജനം ചെയ്തില്ല. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈഹി